അപ്പോ മസാലിക്കുൽ ഇല്ലയിൽ വളരെ പ്രധാനപ്പെട്ട മസലക്ക് മസലക്കുൽ അഖല് മസലക്കുൽ സമ പിന്നെ മസലക്കുൽ ഇജ്മാ ഒക്കെ പറഞ്ഞിട്ടില്ലേ, എത്ര മസലക്ക് ജമ്മു തന്നെ പറഞ്ഞത്, 12 or 13 മസലക്കുകൾ ജമ്മുൽ ജവാമി തന്നെ പറഞ്ഞത്, അതിനേക്കാളുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട മസലക്കാണ് എന്ത്, മസലക്കു സബ്ർ. അതിന് സബ്ർ തക്സീം എന്നും പറയാം. എന്ത് സബ്ർ തക്സീം എന്ന് പറഞ്ഞാൽ വിശദീകരിക്കല്ല, ഒരു സംഗതിയുടെ കാരണം ഏത് എന്ന് പരിശോധിക്കാം. അപ്പൊ ഖുദൂസിന്റെ കാരണം ആലം ഹാദിസായത് എന്തുകൊണ്ടാണ്, കണ്ണ് ഹറാമായത് എന്തുകൊണ്ടാണ്, അൽഹംറു ഹറാമുൻ അല്ലേ, അതാണ് ഹുക്കമ്. എന്തുകൊണ്ട് ലിമാദ, അതിന്റെ തഹലീലാണ് അതിന്റെ ഇല്ലത്ത്. മസാലിക്കുൽ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ, ദലീലും ഇസ്ബാത്തിൽ ഇല്ലിയ മസലക്ക് എന്നാണ് ദലീൽ, വേറൊരു തഫന്നു കൊണ്ട് ഇബാറത്തിട്ടു മാത്രമേ ഉള്ളൂ. മസാലിക്കുൽ ഇല്ല എന്ന് പറഞ്ഞാൽ അതില്ലത്തു തഹലീൽ ഹുക്കം. അപ്പോ എന്തുകൊണ്ട് ഹറാമായി എന്നാണ് ചോദ്യം. ഹറാമായി, അള്ളാഹു തആല ഹറാമാക്കി, അള്ളാഹു തആല ഹറാമാക്കുമ്പോൾ അള്ളാഹുവിന്റെ അഹ്കാമുകൾക്ക് തഹലീൽ പറയാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ ചർച്ച ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും വരില്ല. എന്തുകൊണ്ട് അള്ളാഹു ഹറാമാക്കിയത്, നമ്മളെ മസലക്കനുസരിച്ച് അവിടെ തഹലീൽ ഇല്ല. അത് വെറും എന്താണ്, ഒരു ലുഹത്തിൽ പറയുന്ന തഹലീലാണ്, അമാറത്ത്, അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ ഇരിക്കട്ടെ, എന്തുകൊണ്ട് ഹറാമാക്കി എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയാം, അത് വെള്ളമായതുകൊണ്ടാണ്. വെള്ളമായത് കൊണ്ടാണ്. ഇപ്പോ ഓപ്പിയം, ഓപ്പിയം ഹറാമല്ല, ആണ് ഓപ്പിയം വെള്ള. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ വെള്ളമായിരിക്കാന്നല്ല, ഇനി വെള്ളമായതുകൊണ്ടാണെങ്കിൽ ചായ ഹറാമല്ല, ചായ വെള്ളമല്ലേ, വെള്ളമാണ്. അപ്പൊ വെള്ളമായിരിക്കാന്നല്ല. പിന്നെ മധുരമുള്ളതായിരിക്കുക, മധുരമുള്ളതായിരിക്കുക എന്നാണെങ്കിൽ ഇപ്പോ തേന്, തേന് ഹറാമല്ലല്ലോ. അപ്പൊ കുറേ നമ്മൾ ഇങ്ങനെ ആലോചിക്കും, നമ്മൾ കിട്ടും അത് മുസ്കിറായതുകൊണ്ടാണ്, ഇസ്കാർ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇസ്കാർ എന്നത് ജാമ്യവും മാനികവുമായ ഒരു ഇല്ലത്താണ്, ജാമ്യവും മാനികവുമായ ഒരു ഇല്ലത്ത്. കാരണം എന്താ, ഉല്ലുമാ സബത്തലഹുൽ ഇസ്കാർ സബത്തലഹുൽ ഹിർമ, ഉല്ലുമാ യുൻഫ അൻഹു അൽ ഇസ്കാറു യുൻഫ അൻഹു അൽ ഹിർമ. ജാമ്യവും മാനികവും എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിങ്ങനെ പറയുന്നത് പലപ്പോൾ ജാമ്യം മാനിയാണ്. എന്ത് ജാമ്യം മാനി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അക്സും തുറത്തു എന്ന് പറയും, അല്ലെങ്കിൽ തുറത്തും അക്സും. എന്ത് സംഗതി തുറത്തും അക്സും എന്ന് പറഞ്ഞാൽ, തുറത്ത് തുറത്ത് എന്താ മാമാനെ തുറത്ത്, അത്തുറത്തു ഹുവ അത്തുറത്തു ഹുവ അൻ യസ്ബുത്ത് അൽ മദ്ലൂൽ ഉല്ലമാ യസ്ബുത്തു ദലീൽ. അതാണ് തുറത്ത്. അൽ ഇൻതിഫാ ഇൻതിഫാ അതാണ് അക്സ്. തുറത്ത് എന്ന് പറഞ്ഞാൽ എന്താ, അസ്സുബൂതു ലിസ്സുബൂത്. അക്സ് എന്ന് പറഞ്ഞാൽ അൽ ഇൻതിഫാഉ ലി ഇൻതിഫാ. കുറച്ച് പ്രയാസമുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. വലിയ കിതാബ് പോകുന്നവർക്ക് തൽവീഹിൽ ഒരു ശൈലിയിലാണ് അക്ഷം തുറന്നു തുറന്നു അവതരിപ്പിച്ചത്. തൽവീഹിൽ നിങ്ങൾ നോക്കണം ആശയം, തൽവീഹ് തഫ്താസാനി എന്നാണ്. തുറത്തും അക്ഷം തുറത്ത് അഥവാ ദലീൽ മുത്തരിതാകണം, മുത്തരിത് ഇത്തറതാകണം. എന്താ ഇത്തറത എന്ന് പറഞ്ഞാൽ, മുത്തരിത എന്ന് പറഞ്ഞാൽ എന്താ, ഉല്ലമാ ഉചിത ദലീൽ ഉചിതൽ മദ്ലൂൽ, ഉല്ലമാ ഉചിത ദലീൽ ഉചിതൽ മദ്ലൂൽ. ഇല്ലത്തിനെ പറ്റി പറയുന്നവർക്കാണ് അത് പറയുന്നത്. ഷുറൂത്തുൽ ഇല്ല, മീൻ ഷുറൂത്തുൽ ഇല്ല. നിങ്ങൾ ഖിയാസ് പഠിക്കുന്ന സമയത്ത് നാല് അർക്കാനുകൾ, മഖീസുൻ അലൈഹി മഖീസ് വലില്ലത്തു അൽജാമിഅത്തു ബൈനഹുമ വ ഹുക്മുൽ അസൽ വ ദലീൽ ഹുക്മുൽ അസൽ വാറണ്ട്. അപ്പൊ ഇവിടെ ഇല്ലത്തിനെ പറ്റി പറഞ്ഞു, ഇല്ലത്തിന്റെ ചർച്ചയാണല്ലേ ഏറ്റവും വലിയ ചർച്ച, അതുകൊണ്ടാണ് അവസാനത്തേക്ക് വെച്ചത്. അൽബഹ്സു അനിൽ ഇല്ലത്തി മുഅഖ്ഖറുൻ ഫി ജംഇ ജവാമി ബഖിയത്തിൽ മബാഹി. അവിടെ പറയും ഇൻ ശുറൂത്തിൽ ഇല്ലത്തി കദാ വ കദാ വ കദാ വ കദാ വ കദാ, ഇല്ലത്തിന്റെ ഷർത്തിന്. അപ്പൊ ഇല്ലത്തിന്റെ ഷർത്തിൽ എണ്ണിയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ഷർത്ത് ഏതാണ്, ഇല്ലത്ത് മുത്തരിതത്തായിരിക്കണം, ഇല്ലത്ത് മുനാക്കിസത്തായിരിക്കണം. എന്റെ ചർച്ച തന്നെ വൈമാറി പോകും. ജമ്മല് ഖിയാസിന്റെ ബാബോദ്യോഗത്തിൽ പോളു, അല്ലാത്തവർക്ക് നട്ടത്തില്ല. അവിടെ തന്നെ മുത്തരിതാവണോ വേണ്ടേ എന്നുള്ളടത്ത് എത്ര കൗലുണ്ട്, എത്രയോ കൗലുണ്ട്, കൃത്യം തോന്നിയില്ല, പത്തോളം കൗലുകൾ ജമ്മിൽ എന്ന് പറഞ്ഞു മുത്തരിതാവണോ വേണ്ടേ. അവിടെ ഇപ്പൊ നമുക്കൊക്കെ മുഹത്തമതാക്കൾ ജുംഹൂർ ഫുഖഹാ മുഹത്തമതാക്കിയത് എന്തിനെയാണ്, മുസ്തംബത്തായ ഇല്ലത്താണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലത്ത് മുസ്തംബത്തത്തുണ്ട്, ഇല്ലത്ത് മൻസൂസത്തുണ്ട്, ഇല്ലത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് നീണ്ട ചർച്ചയാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. ഇത്തിറാദ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുല്ലമാ ഉജിദ ദലീൽ ഉജിദൽ മദ്ലൂൽ, അല്ലെങ്കിൽ കുല്ലമാ ഉജിദ ഇല്ലത്തു ഉജിദൽ മാലൂൽ മുത്തരിദായിട്ട് അല്ലേ. ഇനി ഇത്തിറാദ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ, മുത്തരിദല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ, മുത്തരിദ് എന്ന് പറഞ്ഞാൽ എന്താ, ഇല്ലത്ത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മാലൂൽ, അഥവാ ഇസ്കാർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഹിർമത്ത് ഉണ്ട്. ഇനി മുത്തരിദല്ല എന്ന് പറഞ്ഞാലോ, മുത്തരിദല്ല എന്ന് പറഞ്ഞാൽ ലൈസ കുല്ലമാ ഉജിദൽ മാലൂൽ ഇല്ലത്ത് ഉജിദൽ മാലൂൽ, ഞാൻ എന്താ പറഞ്ഞാൽ ഇസ്കാർ ഉണ്ട് പക്ഷെ എന്തില്ല, ഹിർമത്തില്ല. ഇസ്കാർ ഉണ്ട് ഹിർമത്തില്ല, തേൻ പോലെ തേനിൽ ഇസ്കാറുണ്ടല്ലോ ഇസ്കാറുണ്ട്, തേൻ ഹറാമല്ലല്ലോ ഹറാമല്ല. ഇപ്പൊ എന്താ കിട്ടിയത്, ഉദാഹരണം പറയണം, ഇപ്പൊ എന്താ കിട്ടിയത്, ഇസ്കാർ എന്ന ഇല്ലത്ത് മുത്തരിദല്ല. ഇന്നലെ പൽഹാസിന് നിങ്ങൾക്ക് ഈ പറയുന്ന ഇസ്കാറാകുന്ന ഇല്ലത്ത് മുത്തരിദല്ല. എന്തുകൊണ്ട് മുത്തരിദല്ല, പല സ്ഥലങ്ങളിലും ഇസ്കാർ കാണുന്നു ഹിർമത്തില്ല. അഥവാ ലൈസ കുല്ലമാ സബത്തത്തിന്റെ ഇല്ലത്തു സബത്തൽ മാലൂ. അപ്പോ അദമുൽ ഇത്തിറാദ്, അദമുൽ ഇത്തിറാദ് ഖാദിഉൻ മിൻ ഖവാദിഇല്ല, അതാണ് ജംഉന്റെ ഉസൂല്. ജംഉന്റെ ശൈലി എങ്ങനെയാ, തുറദ് ഷർത്താണെങ്കിൽ അദമു തുറദ് ഖദ്ഹാണ് അല്ലേ, തുറദ് ഷർത്താകുമ്പോ അദമുൽ ഖദ്ഹ് എന്താകും, അഫ്വാൻ, തുറദ് ഷർത്താകുമ്പോൾ തുറദില്ലായ്മ ഐബാണ്. അപ്പോൾ ഇല്ലത്ത് മഴയിപ്പത്തായി, മഴയിപ്പത്തായി ഇല്ലത്തോണ്ട് ഹുക്കും സുബുത്താവും. ഞാൻ വേറെ വിഷയത്തിൽ പോയതാ, ഞാൻ പറയുന്നത് ഈ സബറിന്റെ ശൈലിയിലാണ് ഞങ്ങളിവിടെ അങ്ങനെ നോക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഹുജൂസ് ആരമന് വന്നത്, മുത്തഖയ്യറായിട്ട്, നമ്മളിപ്പോ അവിടേക്ക് വരില്ലേ, മുത്തഖയ്യറായിട്ടാണ് വന്നത്. അപ്പോ നമുക്കിപ്പോ മൂന്ന് സാധനം കിട്ടി, ഞാൻ പറഞ്ഞിരുന്നല്ലോ ഭാര്യ വേണം ഭർത്താവ് വേണം പിന്നെ ഭാര്യയും ഭർത്താവ് പോകണുണ്ട്, കിട്ടണ്ടെങ്കിൽ എല്ലാവരും നേരം മൂപ്പര കിട്ടി, ആരാണ് മൂപ്പര്, അപ്പൊ ഞമ്മക്ക് മൂന്ന് സാധനം ആരമ മൂന്ന് സാധനം നാലുണ്ടാവാൻ പാടില്ല, രണ്ട് ചെല്ലാരി കിട്ടില്ല, ഒറ്റ ചെല്ലാരി നാലുണ്ടായ പ്രശ്നം, നാലുണ്ടായ പ്രശ്നമാണ് നമ്മൾ നേരത്തെ കണ്ടത്. എവിടെ അദ്ദേഹം അയിനു കുല്ലു അയിനും തെബ്കി കുല്ലു ദഹബിൻ എബ്കി, അവിടെ നാലുണ്ടായി, കാരണം എന്താ, ദഹബ് അയിന് അയിന് എബ്കി, കാരണം രണ്ട് അയിനുണ്ട് അവിടെ, ആദ്യം പറഞ്ഞ അയിനല്ല രണ്ടാമത് പറഞ്ഞ അയിന്, രണ്ട് ചെല്ലാരിയുണ്ട് പക്ഷെ രണ്ടാളും ശരി കോലം ഒന്നുപോലെ ആയതുകൊണ്ട് മൂന്ന് തോന്നിയതാ, മൂന്നല്ല നാലുണ്ട്. അപ്പോ ഉലമാവ് മന്ത്രിക്കിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹുദൂദു അൽ ഖിയാസ് സലാസ, ഖിയാസിന് മൂന്ന് പാർട്സ് ഉണ്ടാകാൻ പറ്റും, നാലുണ്ടാകാൻ പറ്റില്ല, നാലുണ്ടായി കഴിഞ്ഞാൽ അത് മുഖാലത്തെയാണ്. യുസമ്മൂനഹു ഉലൂത്തത്തുൽ ഹദ്ദ് റാബിഅ, ഉലൂത്തത്തുൽ ഹദ്ദ് റാബിഅ, നാലാമത്തെ ഒരു ഹദ് അതിന്റെ ഉള്ളിലുണ്ട്, അത് നിങ്ങൾ കാണാത്തതുകൊണ്ടാണ് പ്രശ്നം. അപ്പോ നമുക്ക് മൂന്നെണ്ണം കിട്ടി അല്ലേ, മൂന്നെണ്ണം കിട്ടി. ഇനിയിപ്പോ ഇതിനെ തർത്തീബാക്കണം, എങ്ങനെ തർത്തീബാക്കും, ഞാനിപ്പോ ഏറ്റവും അവസാനത്തുനിന്ന് ക്ലാസ് എടുത്ത് വരുന്നത്, ചില ആളുകൾക്ക് തിരിയായ്മ ഉണ്ടാവും ചില ആളുകൾക്ക് വേണ്ടിയില്ല. ഇനിയിപ്പോ എങ്ങനെ തർത്തീബാക്കാം, ആലമനെ എനിക്കറിയാം, ഹാദിസിനെയും അറിയാം, മുത്തഖയ്യറിനെ എനിക്കറിയാം, ഈ ആലമിലേക്ക് ഹുദൂസിനെ നിസ്ബ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ ഇഷ്കാരുള്ളായിരുന്നു. ആ ഇഷ്കാരം ഇപ്പൊ തീരും, എങ്ങനെ ഇപ്പൊ തീർക്കുക, എങ്ങനെ തർത്തീവാക്കണം, തർത്തീവാക്കണമെങ്കിൽ നമുക്കറിയുന്ന, നേരത്തെ പറഞ്ഞാൽ അറിയുന്ന രണ്ട് ഇൽമുണ്ട്, അതിന് നമുക്ക് മുഖദ്ദിമത്താനി എന്ന് പറയാം, അല്ലെങ്കിൽ മുഖദ്ദിമത്തുൽ ഊലാ വൽ മുഖദ്ദിമത്തുൽ സാനിയ, അത് രണ്ടിനെയും ഘടിപ്പിച്ചു വച്ചാൽ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു മൂന്നാമത്തെ വിഷയമാണ് ആയിരിക്കും ഈ വിഷയം, അതേ നമുക്ക് കിട്ടും. എങ്ങനെ ഇപ്പൊ നമ്മൾ അതിൽ ഒരുമിച്ച് കൂട്ടി വെക്കുക, അവിടെയാണ് ഉലമാവുൽ മന്ദിക്ക് പറയുന്നത്. ഉലമാവുൽ മന്ദിക്ക് പറയുന്നത് എന്ന് പറഞ്ഞാൽ അക്കല് പറയുന്നത് എന്നതിന്റെ അർത്ഥം, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഉലമാവുൽ മന്ദിക്കോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആമന്നാ സല്ലം എന്ന് പറയുന്നവരല്ല, അത് എന്തെങ്കിലും കൂടി ബുദ്ധി പറയുന്നതാണ്, ജോലി ഇങ്ങനെ അവരെ കിതാബിൽ എഴുതി വെച്ചുകൊണ്ട് പഠിപ്പിക്കാൻ സുഖമുണ്ടെന്ന് മാത്രം തിരിഞ്ഞാൽ. അപ്പൊ ഉലമാ ഒരു മന്ദിക്ക് എന്ത് പറയുന്നു? എങ്ങനെയാണ് തഖ്ലീഫ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഇതിനെ തർത്തീബാക്കേണ്ടത്? ഇപ്പൊ മൂന്ന് സാധനം ഉണ്ട്, ഇത് എങ്ങനെയെങ്കിലും ചിക്കി പൊറുപ്പിച്ചാൽ മതിയോ? പോരാ, ഒരു പ്രത്യേക ശൈലി ഓർഡർ ആക്കണം. ബുദ്ധി പറയാണ്, ഇത് ഒരാളെ നമ്മളെ പഠിപ്പിക്കുന്നതല്ല, നമ്മുടെ ബുദ്ധി നമ്മോട് പറയുന്നതാണ് എങ്ങനെ തർത്തീബാക്കേണ്ടത്. തർത്തീബു അൽ മാലൂമൈൻ, നമ്മൾ ഈ രണ്ട് മാലൂമനെയും തർത്തീബാക്കണം. എങ്ങനെ? ബിഹൈസു യകൂനു മൗദൂഉൽ മത്ലൂബി, ബിഹൈസു യകൂനു മൗദൂഉൽ മത്ലൂബി ഹദ്ദൻ അസ്ഗറ, വമഹ്മൂലുൽ മത്ലൂബ്. അതായത് നമ്മൾ വേറെ പേര് പറഞ്ഞാണ് മത്ലൂബ് അല്ലേ, മജ്ഹൂലാണ്, പക്ഷേ നമ്മൾ മത്ലൂബ് എന്നാ പറയാം. ഈ മത്ലൂബിന്റെ മൗദൂഇനെ ഹദ്ദുൻ അസ്ഗർ ആയിട്ട് എഴുതണം, ഹദ്ദുൻ അസ്ഗർ ആയിട്ട് എഴുതാം. മൗദൂഇന്റെ മത്ലൂബിന്റെ മഹ്മൂലിനെ ഹദ്ദുൻ അക്ബർ ആയിട്ടും എഴുതാം. അപ്പൊ നമ്മൾ എഴുതാം വെച്ചു. നമുക്ക് അറിയുന്ന സാധനങ്ങളെ വെക്കും. ആലമിനെ ഞാൻ എന്താക്കിട്ടാ വെച്ചത്? ഹദ്ദുൻ അസ്ഗർ ആക്കിട്ട് വെച്ചു. ഹാദിസിനെ ഹദ്ദുൻ അക്ബർ ആക്കിട്ടും വെച്ചു. ഇനി ആരെ കിട്ടണം? മൂന്നാം കക്ഷി മുത്തദയ്യർ. ഈ മുത്തദയ്യറിനെ അവിടെ വെക്കണം. ഈ മുത്തദയ്യറിനെ ഹദ്ദുൻ ഔസത്താണ് ഇനി ഉള്ളത്. അതിനാ പറയുന്നത് മീഡിയേറ്റർ. ഇത് രണ്ടിനെയും ഘടിപ്പിക്കുന്ന, ഇത് രണ്ടിന്റെയും ഇടയിലുള്ള, അതായത് ഇല്ലത്തു ഹുദൂസിൽ ആര, വേറെ ഭാഷയിൽ പറഞ്ഞാൽ ലിമാദൽ ആലമു ഹാദിസുൻ ലിഅന്നഹു മുത്തദയ്യർ. അപ്പോൾ ഇല്ലത്തു ഹുദൂസിൽ ആലം, ആ ഇല്ലത്തിനെയാണ് നമ്മൾ ഫുഖഹാവിന്റെ ഭാഷയിൽ പറയുന്ന, ആ ഇല്ലത്തിനെയാണ് നമ്മൾ മനാത്തിക്കത്തിന്റെ ഭാഷയിൽ പറയുന്ന എന്തെന്ന് പറയാം, ഹദ്ദ് ഔസത്. അതിനെ എവിടെയാ വെക്കേണ്ടത്? അവിടെ എവിടെയും വെക്കാം. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഇതിനെ നാല് സ്ഥലത്ത് വെക്കാൻ പറ്റും, നാല് സ്ഥലത്ത് ക്രമീകരിക്കാൻ പറ്റും. ഇവിടെ ഇപ്പൊ തൽക്കാലം വെക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒറ്റ സ്ഥലം പറയാം. ഒന്ന് ഇവിടെ വെക്കാം, അതിലെ ഇനി മുത്തദയ്യർ രണ്ട് സ്ഥലത്ത്. ഞാൻ പറഞ്ഞല്ലോ ഇത് സിംസാറാണ്, ദല്ലാൽ ബ്രോക്കർ, അവിടേക്കും പോണം ഇവിടേക്കും വരണം. അപ്പൊ ആലമിന്റെ കൂടെ ആലമിന്റെ ഇടത്തെ ഭാഗത്തും ഹാദിസിന്റെ വലത്തെ ഭാഗത്തും ഇവിടെ വിളിച്ചോയിക്കും. എന്തിനെ വിളിക്കും? ഉള്ളു എന്നിട്ട് കൊടുത്തു. ഇവിടെ പല ആലം മുത്തതയ്യർ എന്നല്ലേ കൊടുത്തിട്ടുള്ളൂ, ഇവിടെ പുല്ലു മുത്തതയ്യർ എന്നതിനെ കൊടുത്ത് മുത്തതയ്യർ ഹാദിസ് എന്ന് ഇതേ പോലെ തന്നെ വന്നു. അത് പോരാ. അതിന് മറുപടി എന്താന്ന് വെച്ചാൽ, ഒറ്റവാക്കിയുള്ള മറുപടി, ഒറ്റവാക്കിയുള്ള മറുപടി തിരിയോ ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ചെയ്ത ഞാൻ അങ്ങോട്ട് വരാം, അങ്ങോട്ട് വരാം. നിങ്ങൾ ചോദിക്കും, ഞാൻ അഥവാ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും. ഇപ്പൊ ഞാൻ എഴുതി, ഞാൻ പറഞ്ഞല്ലോ ഈ മുത്തതയ്യറിനെ നമ്മൾ ആദ്യം പറഞ്ഞതേ മൗദൂഉൽ മത്ലൂബും മഹ്മൂലുൽ മത്ലൂബും ഉണ്ട്. ഈ മൗദൂഉൽ മത്ലൂബിനെ ഇവിടെ ഹദ്ദ് അസ്ഗർ ആയിട്ട് എഴുതണം. ഹദ്ദ് അസ്ഗർ ഉള്ള മുഖദ്ദിമയാണ് ഈ മുഖദ്ദിമ അല്ലേ, ഹദ്ദ് അസ്ഗർ ഉള്ള മുഖദ്ദിമ. ഈ മുഖദ്ദിമക്ക് ഈ ഒരു കാരണം കൊണ്ട് തന്നെ മുഖദ്ദിമ സുഗ്ര. എന്റെ മുഖദ്ദിമ സുഗ്ര എന്ന് പറയാൻ കാരണം ഈ മുഖദ്ദിമയിലാണ് ആരുള്ളത്? അസ്ഗർ ഉള്ളത്. അപ്പൊ മുഖദ്ദിമ സുഗ്രയാണ്. ഈ മുഖദ്ദിമയിലാണ് ആരുള്ളത്? പിന്നെ അടുത്ത പ്രശ്നം എന്തായിരുന്നു? ഇയാളെ എവിടെ വെക്കണം എന്നുണ്ടായിരുന്നു. അതിന് ഞാൻ പറഞ്ഞു അയാളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്ത് വെക്കാന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം, എവിടെയും വെക്കാം. നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞു മറിഞ്ഞു വെച്ചാലും നാല് കോലത്തിലേ വെക്കാൻ കഴിയും. അഞ്ചാമത്തെ ഒരു കോല അവിടെ തസവ്വുർ ആവട്ടെ കേട്ടോ. ഒന്നുകിൽ ഇവിടെ വെക്കാം, ഇപ്പൊ നമ്മള് കാട്ടിയ ഇവിടെയും വെക്കാം, അല്ലെങ്കിൽ ഇവിടെയും ഇവിടെയും വെക്കാം, അല്ലെങ്കിൽ ഇവിടെയും ഇവിടെയും വെക്കാം, അല്ലെങ്കിൽ ഇവിടെയും ഇവിടെയും വെക്കാം. ഈ വെപ്പിനനുസരിച്ചാണ് എന്ത് വ്യത്യാസപ്പെടുക? ശക്ലുകൾ. അഷ്കാലു തതഅദ്ദു അലാ ഹസബി തഅദ്ദുദി മൗഖിഇൽ ഹദ്ദിൽ ഔസത്. ഹദ്ദ് ഔസത്തിന്റെ സ്ഥലം വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ശക്ലിന്റെ തർത്തീബ് വ്യത്യാസപ്പെടും, ശക്ലിന്റെ നമ്പർ വ്യത്യാസപ്പെടും. الشكل الأول، الشكل الثاني، الشكل الثالث والرابع. أنا عارف شكل الأول. إذا لعريش توتال صاحب المون سكير ذاك يقول لنا بارين ذري. نعلم أن الشكل إيه بين عريم أجندا بيا بره. يبنو رشدا نترن ذاك. أنت كلا وتعالى من أمر شرط شرط بدان بيشيء لا. نعلم شكل الأول ما كده صورة. هذه لي. ونعلم أن الشكل أنا كون أمر بدان يجري. هذا هو. يندا ونعلم أن الشكل ഔസത്ത് മുഖദ്ദിമയിൽ മുഖദ്ദിമ സുഗ്ര ഇൽ മഹ്മൂലും മുഖദ്ദിമ കുബ്രയിൽ മൗഹൂഖുമായി വരിക ഇമ്മാതിരി ഹദ്ദ് ഔസത്ത് ബന്ധായത് മുഖദ്ദിമ സുഗ്രയിൽ മഹ്മൂൽ മുഖദ്ദിമ കുബ്രയിൽ മൗഹൂഖ് ഈ കോലത്തിലാണ് ഹദ്ദ് ഔസത്ത് വന്നതെങ്കിൽ ഫഹുവ ശക്ൽ അവ്വലു ഇത് നമ്പർ വൺ ശക്ലാണ് നമ്പർ വൺ ആയതുകൊണ്ട് തന്നെയാണ് ആ പേരിട്ടത് വെറുതെ നമ്പർ വൺ എന്ന് പറഞ്ഞല്ല അതിൻ്റെ ആ നമ്പർ ആ എന്താ പറയുക ആ ഔവലീയത്തിന് പല കാരണങ്ങളുണ്ട് നിഷാദ് പിന്നെ മറന്നുപോയിട്ടില്ലെങ്കിൽ പിന്നെ പറയാം ഇനി രണ്ടാമത്തെ ഒരു ഘടന ഈ ഹദ്ദ് ഔസത്ത് രണ്ട് മുഖദ്ദിമയിലും മഹ്മൂലായിട്ട് വരും അഥവാ ഇവിടെയും മുതഗയ്യിർ ഇവിടെയും മുതഗയ്യിർ അങ്ങനെ ചെയ്താന്ന് പറഞ്ഞല്ലേ പറഞ്ഞില്ല നാല് കൊല്ലത്തിൽ ചെയ്താലും ഈ രണ്ടാമത്തെ ഷെയ്ക്കിൽ അഥവാ മുതഗയ്യിർ എന്നതിനെ ഇവിടെയും ഇവിടെയുമാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ അതാണ് രണ്ടാം ഷെയ്ക്കിൽ ഇനി മൂന്നാം ഷെയ്ക്കിൽ എന്ന് പറഞ്ഞാൽ എന്താ മുതഗയ്യിറിനെ മൗഖൂഫായിട്ട് ഇവിടെ ഇവിടെ തിരിഞ്ഞോ അത് നിങ്ങൾ അങ്ങനെ ആക്കിയത് രണ്ട് സ്ഥലത്ത് മൗഖു ആണെങ്കിൽ അതിന് രണ്ടാം ശക്തി എന്നല്ലേ പറയേണ്ടത് മൗഖുവിനല്ലേ പ്രാധാന്യം രണ്ട് സ്ഥലത്തും മൗഖു ആയിട്ടാണ് വന്നത് മുത്തഖയ്യിറാണ് ഇവിടെ ഇവിടെ മുത്തഖയ്യിറാണ് മാതിരി തിരിഞ്ഞോ അപ്പോ അതിന് രണ്ടാം ശക്തിയിലല്ലേ ആക്കേണ്ടത് എന്ന ഒരു സ്വാല് അതൊക്കെ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ചോദ്യമാണ് അതൊക്കെ ഈ ചർച്ചയിൽ ആവശ്യമില്ല എന്നാലും ഞാൻ സൂചിപ്പിക്കണ്ട അല്ലേ പോട്ടെ സമയം കൊണ്ടു നാലാമത്തെ കോലം സ്വകാര്യമായിട്ട് ആരെ ചോദിച്ചു ഞാൻ പറഞ്ഞുതരാം നാലാമത്തെ ഘടന ഈ മുത്തഖയ്യിറിനെ നേരെ ഒന്നിന്റെ നേരെ ഓപ്പോസിറ്റ് അക്ഷുൽ ഔവലി എന്ന് പറഞ്ഞ ചൊല്ലം അക്ഷുൽ ഔവലിനെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി എന്ന വിഷയം കഴിഞ്ഞു നേരെ ഓപ്പോസിറ്റ് എന്താ ഇവിടെ മൗഖൂഫായി മഹ്മൂലാക്കണം മൗഖൂഫാക്കണം മുത്തഖയ്യിറ് പോലെ ഇവിടെ ഈ മുത്തഖയ്യിറിനെ പടാക്കണം തിരിഞ്ഞോ ഇപ്പൊ നാല് കോലത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഹദ്ദ് ഔസത്തിനെ ക്രമീകരിക്കാം ഇതാണ് നാല് എന്ത് ഇനി വേറെ ഇഷ്ടമല്ല ഇങ്ങനെ എങ്ങനെ എങ്ങനെ വെക്കാം എന്നത് ഒരു ബൈലോണ് ഒരു ഭരണഘടനയാണ് പക്ഷെ എങ്ങനെയും വെച്ചാല് ഇതിന്റെ എന്ത് കിട്ടിക്കൊള്ളണമെന്നില്ല റിസൾട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല ഈ റിസൾട്ട് കിട്ടാൻ വേറെ ചില ബൈലോകളുണ്ട് ഇപ്പൊ നാല് ഷെക്കിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഓരോ ഷെക്കിലും മിൻഹൈസു ഇന്നഹു ഷക്കിൽ എന്നതിൽ ഒരു കുഴപ്പമില്ല പക്ഷേ അതിന്റെ ഇന്താജ് അതിലൂടെ നമുക്കൊരാശയം ഉരുത്തിരിച്ചെടുക്കണമെങ്കിൽ അതിന് ചില പ്രത്യേക നിയമങ്ങളുണ്ട് ഈ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഇവിടെ നിയമങ്ങൾ മാത്രമേ പറയുള്ളൂ നിയമത്തിന്റെ തെളിവ് നമ്മളിവിടെ പറയില്ല നിയമത്തിന്റെ തെളിവൊന്നും പറഞ്ഞ് ക്ലാസ് എടുക്കാൻ കഴിയില്ല അപ്പൊ പിന്നെ ആഴ്ചകളോളം നോക്കും ഇപ്പൊ വെറും ഈ വിഷയം മാത്രം കണ്ട് പഠിക്കാന്നുള്ള ഒരു ഉദ്ദേശമാണ് ആ അത് നമുക്ക് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറിൽ ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് ഒന്നാമത്തെ ശക്തി ഇത് നിങ്ങൾക്ക് എവിടെ നോക്കിയാൽ കിട്ടും അറിയോ ഈ നിയമങ്ങളുടെ ബുർഹാൻ ഇതിപ്പോ നമ്മൾ പറയുന്നൊക്കെ ദാവയാണ് അധികവും ഈ ദാവക്കൊക്കെ ബുർഹാൻ ഉണ്ടാവും ഈ ബുർഹാനുകളൊക്കെ വലിയ കിതാബ് നോക്കണം അതിന് വളരെ നല്ല ശൈലിന്റെ ബുർഹാനുകളൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ബിൻ ഖസ്സാരി എവിടെ മുസ്തസ്ഫയുടെ തൊട്ട് നമ്മുടെ നാട്ടിലെ മുസ്ലിംമാര് ആരെ കണ്ടത് നിനക്ക് അറിയില്ല മുസ്തസ്ഫ കണ്ടവരെ കൂടെ ഉണ്ട് പക്ഷേ മന്ദിക്കിന്റെ ബറാഹീനുകൾ മന്ദിക്കിന്റെ ഇത്തരത്തിലുള്ള വലിയ പ്രമേയങ്ങളുടെ തെളിവുകൾ ഇത്രയും സരളമായ ശൈലിയിൽ പറഞ്ഞിട്ടുള്ളത് ഇമാം ഖസ്സാലി മുസ്തസ്ഫയിലാണ് എന്നത് അറിയുന്ന ആളുകൾ കേരളത്തിൽ ആരല്ലെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടില്ല ണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നില്ല നമ്മൾ അനുഭവത്തിലില്ല അസാലിമാൻ വളരെ സരളമായിട്ട് അത് മുസ്ലിം മുസ്ലിം നമ്മളെടുത്തോളാം ഞാൻ അതിൻ്റെ ഇബാറത്തുകൾ പലതും സുല്ലമുൻ ഉലൂമിൻ്റെ തഹ്ഖീഖ് നടത്തിയപ്പോൾ അതിൻ്റെ കൂട്ടറിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൗന്ദര്യമുണ്ട്. ഈ ഗസാലിമാൻ എന്ന് പറഞ്ഞാൽ വിഷയം പഠിച്ചിട്ട് പറയാം, തകല്ലുപ്പ് ചെയ്ത് പറയാം. അദ്ദേഹത്തിൻ്റെ ശരീരം ഭാഷയായി മാറിയ ഒരു വിഷയമാണ് അത് പറയുമ്പോൾ ഇവർക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. വളരെ അനായാസം ഇങ്ങനെ പച്ചവെള്ളം ഒഴുകുന്നത് പോലെ ഇങ്ങനെ ഒഴുകുക, അത് മുസ്തഫയിൽ നോക്കിയാൽ തീരും. അതേസമയത്ത് ഇപ്പം നമ്മളെ ശംസിയൻ്റെ ഷറഹ്, നമ്മൾ കുത്തുബി എന്ന് പറയുന്ന ഷറഹു ശംസിയ, അതൊക്കെ ചെയ്യാം ഗംഗാ പക്ഷേ വളർത്ത. ആ ഇബാറത്ത് മനസ്സിലാക്കാൻ തന്നെ ആ ഒരു വാർത്ത എൻ്റെ പഠിക്കാം അസല മനസ്സിലാക്കരുത്. ഇബാറത്ത് മനസ്സിലാക്കലാവും പിന്നെ പിന്നെ അവിടുത്തെ എന്ത് ബിദ്അത്ത് മഖ്സൂദ് അങ്ങനെ മാറിപ്പോകും. അതാണ് പലർക്കും പറ്റുന്ന നമ്മുടെ. ഞാൻ പറയുന്നത് ഈ ഖുർആനുകളൊക്കെ നിങ്ങൾക്ക് അവിടെ നോക്കാം, വിശദമായിട്ട് മുസ്തഫയിൽ പറയും. ഓരോ ഷക്കിലിൻ്റെയും പ്രത്യേകതയും ഈ ഷക്കിലിൻ്റെ ഇൻതാജിന് ഇന്ന ഇന്ന ഷർത്തുകളൊക്കെ ഉണ്ട്, എന്തുകൊണ്ട് അത് ഷർത്തായി വിശദമായിട്ട് അവിടെ കാണും. പിന്നെ ശംസിയൻ്റെ ഷറഹുണ്ട് ഇല്ലാന്നല്ല ഞാൻ പറയണത്, പക്ഷെ അതാണ് ഇടങ്ങേറുള്ള ഇബാറത്താണ് പഠിച്ചത്. അപ്പോഴാണ് കുട്ടികൾക്ക് മടക്കി വെച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞ് പോവാ. അതുപോലെ സുല്ലമിലുണ്ട്, സുല്ലമിൻ്റെ ഷറഹിലുണ്ട്, ബഹറുടെ റൂമിലുണ്ട്, പക്ഷെ കട്ടിയാണ് ഇബാറത്തുകളൊക്കെ. പിന്നെ മുല്ല ഹസൻ മുബരി മറ്റടുത്ത് പോയി, ഞാൻ തോന്നുന്നുണ്ട് പ്രസ്തീകത്തിൻ്റെ അടുത്ത് പോയിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത് പിന്നെ ഈ ഇപ്പം നമ്മൾ ഈ എഴുതിയിട്ടുള്ളത് ഒന്നാം ഷക്കിലാണ്. ഈ ഒന്നാം ഷക്കിലിന് അനന്തരമായിട്ട് അതിൻ്റെ നെത്തീജ ലഭിക്കണമെങ്കിൽ രണ്ട് ഉപാധികൾ പാലിക്കണം. എന്താണ് അത് രണ്ട് ഉപാധികൾ? ഒന്ന് അതിൻ്റെ സുഹറയുമായി ബന്ധപ്പെട്ടതാണ്, രണ്ടാമത്തെ ഉപാധി കുബ്റയുമായി ബന്ധപ്പെട്ടു. സുഹറയുമായി ബന്ധപ്പെട്ട ഉപാധി ഈജാബ് സുഹറ എന്ന് പറഞ്ഞാൽ ഈ മുഖത്തിമ സുഹറ മൂജബയായിരിക്കണം. മൂജബത്തൻ വഹാൻ തുറ മൂജബത്തൻ സുഹറാവു വഷർത്തുൽ ഈജാബു ഫി സുഹറാഹു വഹാൻ തുറ കുല്ലിയതൻ കുബ്റാഹു. ഇതാണ് സുല്ലമെന്ന് പറഞ്ഞത്. സുല്ലമു എന്നാണ് നമ്മുടെ ഇന്ത്യൻ സുല്ലമല്ല, ഈജിപ്ഷ്യൻ സുല്ലമുണ്ട്, സുല്ലമുൽ മുനോറ ആയി പറഞ്ഞതാണ്. അപ്പൊ ഇത് മൂജബയായിരിക്കണം. കൈഫ് അൽ കൈഫ് ഈജാബ് കൈഫ് കമ്മെന്ന് പറഞ്ഞതാണ്. കൈഫ് എന്ന് പറഞ്ഞാൽ ഈജാബ് സെൽഫിന്റെ ഭാഗത്തിലൂടെ ഒരു കവിയെ പറയും, അതിന് കൈഫ് എന്ന പറയാം. ഇനി കുല്ലിയത്ത് ജുസ്രിയത്ത് എന്ന പരിഗണനയിലൂടെ അതിനെ കുറിച്ച് കമ്മ് എന്നും പറയും. മിൻഹൈസുൽ കൈഫാണ് ഇവിടുത്തെ ഷർത്ത്. ഇവിടുത്തെ ഷർത്ത് എന്ത് മാത്രമേ ഉള്ളൂ? കൈഫ് മാത്രം, കമ്മിലേക്ക് നഗറില്ല. അയ്യം കാണ കമ്മുഹു അല്ലെങ്കിൽ കമ്മുഹ ജുസ്ഇയ്യനോ കുല്ലിയ്യ എന്തെങ്കിലും ഇവിടെ നിങ്ങൾ നോക്കണ. ഇവിടെ ജുസ്ഇയ്യാണോ, ഇവിടെ പുല്ലു ആരമുന്നുണ്ടോ, പുല്ലുന്നില്ലേ, പാകുന്നാണോ, ഒന്നും വിഷയമല്ല. ഇവിടെ എന്തായിരിക്കണം? ഒരു പോസിറ്റീവ് സെന്റൻസ് ആയിരിക്കണം, ഒരു മൂജബ ആയിരിക്കണം. അതുപോലെ ഇവിടെ ഇവിടുത്തെ ഷർത്ത് കമ്മാണ്. വലാ നഗറയില കൈഫിനി മൂജബയാവട്ടെ സാലിബയാവട്ടെ, പക്ഷെ എന്തായിരിക്കണം? ഒരു പുല്ല് പടവണം. അപ്പോ മൂജബയാണോ സുഹറ, കുല്ലിയാണോ കുബ്ര എങ്കിൽ ഈ ഒന്നാമത്തെ ഷക്കിൽ എല്ലാ നിലക്കും വൃത്തിയാണ്. മിൻഹൈസു സൂറ മിൻഹൈസു അസ്സൂറ ഹാദ ഷക്കുൽ മുന്തിജുൻ. അല്ല ഞാൻ അതിലേക്ക് വരുന്നില്ല, അത് ജിഹത്താണ്. ജിഹത്തിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് ഇപ്പൊ ഒരു കാര്യമില്ല, ഇപ്പോഴത്തെ ഉറക്കം ഒന്നും കൂടി പൂർവ്വമെന്നല്ലാതെ പറയാനുള്ള റോക്കില്ലാത്തോണ്ട് ഇങ്ങോട്ടേക്ക് ഞാൻ വരുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? പെട്ടെന്ന് പെട്ടെന്ന് വിടുകയാണ് കേട്ടോ, ഞാൻ ചിലപ്പോ അരമണിക്കൂടെ ഞാൻ മതിയായി നമ്മളെന്ത് ചെയ്യാം. കാരണം രണ്ട് മുഖദ്ദിമയിലും നാല് കാറ്റഗറി ഉണ്ടല്ലോ, നാല് ഇഖ്തിയാറുകളില്ലേ, അതൊക്കെ നമ്മൾ തസൗറാത്തിൽ പഠിക്കണം. തസൗറാത്തിൽ അല്ല, തസ്തിക്കാത്തിന്റെ തുടക്കത്തിൽ കവിയകൾ ഇൻഷാല്ലാ നമുക്ക് ഒരു പക്ഷേ രണ്ടാമത്തെ സെഷനിൽ അത് പറയാൻ പറ്റുമോ നോക്കാം. രണ്ട് മുഖദ്ദിമയും എന്താണ്? അൽ കാഫ് വൽ മീം, വൽ കാഫ് വൽ മീം. ഇനി ഇവിടെ എല്ലാവർക്കും വന്നാല് തുല്യ മൂജബയാണ് സുഹറ, പക്ഷേ സുഹറ തുല്യ സാലിബയായി കോല കോല മാറിയില്ല. മൂന്നാമത്തേക്ക് വരുമ്പോ തുല്യ മൂജബയാണ് സുഹറ, പക്ഷേ സുഹറ ജുസിയ മൂജബയാണ്. അതേപോലെ ഇനി ഇങ്ങനെ തന്നെ എപ്പോഴും ചെയ്ത കാഫി വൽ മീം, കാഫി വൽ സീൻ, മീം വൽ മീം, മീം വൽ സീൻ, ഇതേ മാറി ഇവിടെ കൊടുക്കുക. വളരെ എളുപ്പമുള്ള വിഷയം, വെറുതെ കുട്ടികളെ പറഞ്ഞ പഠിപ്പിക്കാൻ നല്ലത്. നമ്മളിപ്പോ എന്താ പറഞ്ഞത്, ഇത് ഒന്നാം ശക്കിലാണ് കേട്ടോ, ഈ ഒന്നാം ശക്കിലാണ് അങ്ങനെ ഇവിടെ നോക്കിയാൽ കിട്ടൂല. ഇത് ശക്കിൽ നമ്പർ നോക്കണമെങ്കിൽ എന്തെന്നെ എഴുതണം, അതിന്റെ പിന്നെ മിസാല് തന്നെ എഴുതണം. വെറും ഇങ്ങനെ റംസിട്ടിരിക്കാൻ കാര്യമില്ല, മിസാല് എഴുതുമ്പോഴല്ലേ നമ്മള് ആവർത്തിച്ചു വന്ന ഹദ്ദേതീരുള്ളൂ. ഇങ്ങനെ എഴുതി കാര്യമില്ല, കാര്യമില്ല. അപ്പൊ ഒന്നാമത്തെ ശക്കിലാണ്, അത് നിങ്ങളെല്ലാവരും സമ്മതിക്കാം. ഇനി രണ്ടാമത്തും ആക്കാം, മൂന്നാമത്തും ആക്കാം, നാലാമത്തോ. ഇപ്പൊ നമ്മൾ ഇതിന് ഒന്നാം ഷക്കിലേക്കാണ് കാണുന്നത്. ഒന്നാം ഷക്കിലിന്റെ ഇന്താജിന് രണ്ട് ഷർത്ത് നമ്മൾ പറഞ്ഞു അല്ലേ. ഒരു ഷർത്ത് മുഖദ്ദിമ സുഹറിന്റെ ഷർത്താണ്, മറ്റേത് മുഖദ്ദിമ കുബറയുടെ ഷർത്താണ്. സുഹറിന്റെ ഷർത്ത് എന്താണ്? ഈജാബ്. കുബറിന്റെ ഷർത്ത്? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ ഇത് പത്തരണ്ണുണ്ട്, പതിനാറെണ്ണം ഉണ്ടാവും, നാല് എട്ട് പന്ത്രണ്ട് പതിനാറ് അല്ലേ. ഈ പതിനാറ് രൂപം, ഈ രൂപത്തിനെ കുറിച്ചാണ് മന്ദിക്കുന്ന കിതാബിൽ പറയുന്നത് അദ്റുബുൽ ഖിയാസ്. അപ്പൊ ലർബും ഷക്കിലും തമ്മിൽ വ്യത്യാസം ഉണ്ട് എന്ന് മനസ്സിലായി. ഷക്കിൽ എന്ന് പറഞ്ഞാൽ മിൻഹൈസു മൗഖിഉ ഹദ്ദുൽ ഔസത്ത്, ഹദ്ദുൽ ഔസത്തിന്റെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് ഷക്കിൽ വേർതിരിയുന്നത്. അപ്പൊ നാല് ഷക്കിലേ വരൂ, അഞ്ചാമത്തെ വരില്ല. ലർബുകൾ എങ്ങനെ വേർതിരിയുന്നത്? അള്ളർബു ബീത്തിബാരി കമ്മിഹി വ കൈഫിഹി, മുഖദ്ദിമയുടെ അല്ലെങ്കിൽ കമ്മിഹാവ കൈഫിയ, മുഖദ്ദിമയുടെ കമ്മിനെയും കൈഫിനെയും പരിഗണിച്ചുകൊണ്ട് ഉള്ള വകതിരിവാണ്. ആ വകതിരിവിനെ കുറിച്ചാണ് ലർബ് അല്ലെങ്കിൽ അള്ളറുബ് അല്ലെങ്കിൽ ലുറൂബ് എന്ന് പറയാം. അപ്പൊ കമ്മും കൈഫും നോക്കുമ്പോ ഇവിടെ ഇവിടെ മൂജബയാണ് കൈഫ്, പുല്ലിയത്താണ് കമ്മ്. ഇവിടെ പതിനാറ് കൈഫും പതിനാറ് കമ്മും, പതിനാറ് ശൈലിയിലുള്ള കമ്മും കൈഫും വരും. ഇതാണ് നമ്മളെ ബുദ്ധിയിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റുന്ന പതിനാറ് രൂപം. പതിനേഴാമത്തെ രൂപം ഇല്ല, ശരിയല്ലേ? പതിനേഴാമത്തെ രൂപം ഇല്ല. ഇനി നമുക്ക് കിട്ടേണ്ട എന്താ? ഈ പതിനാറ് രൂപത്തിലും ഇന്താജ് നടക്കുമോ എന്നതാ. നടക്കില്ല എന്ന് ബുദ്ധി പറയും, എന്തുകൊണ്ട് നടക്കില്ല? അത് ഞാൻ നേരത്തെ പറഞ്ഞ കിതാബ് നോക്കണം, എപ്പോഴും ഓതി തരാൻ കഴിയില്ല. തിരിഞ്ഞില്ലേ കിതാബിന്റെ ഇബാറത്ത് വെച്ചിട്ട് റസാനി മാമറ്റൊക്കെ പറഞ്ഞ ശൈലി തന്നെ മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് ആസ്വദിച്ച് പഠിക്കാം. ഇതിപ്പോ ആസ്വദിച്ചിട്ടൊരു പഠിപ്പല്ലേ, നമ്മൾ ഈ മന്ദിക്കൊന്ന് മനസ്സിലാക്കാം അത്ര ഉദ്ദേശത്തിൽ. അപ്പോൾ ഈ പതിനാറ് രൂപത്തിലുള്ള എല്ലാ രൂപങ്ങളിലും ഇന്താജ് സംഭവിക്കില്ല, മറിച്ച് എവിടെ മാത്രമേ ഇന്താജ് സംഭവിക്കുള്ളൂ? ഷർത്ത് പൂർത്തിയായ സ്ഥലങ്ങളിൽ, അഥവാ ഈജാബ് സുഹറയും കുല്ലിയത്തുൽ കുബ്രയും എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇന്താജ് ഉണ്ടാവും, എവിടെയൊക്കെ ഇല്ലയോ അവിടെയൊന്നും ഇന്താജ് ഉണ്ടാവില്ല. രണ്ട് ഷർത്തും ഇല്ല എന്നാൽ ഇന്താജ് ഉണ്ടാവില്ല, അല്ല ഒരു ഷർത്തുണ്ട് മറ്റേ ഷർത്തില്ല എന്നാലും ഇന്താജ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ നോക്കുക ഈ നോട്ടത്തിന് ഉലമാവൻ മന്ത്രിക്ക് പറയുന്ന രണ്ട് പേരുണ്ട്, തൊരീഖത്തുൽ ഇസ്ബാത് അല്ലെങ്കിൽ തൊരീഖത്തുൽ ഇസ്ഖാത്. ഇസ്ഖാത് നമ്മൾ അബോർഷൻ ചെയ്യാന്ന് പറയില്ലേ, പറഞ്ഞത് ഗർഭിണി ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അബോർഷൻ ചെയ്യും, ചിലപ്പോൾ അങ്ങനെ കാല് കെട്ടി നോക്കിയിട്ട് കടക്കുമൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് ശൈലി സ്വീകരിക്കാം. എന്ത് ചെയ്യാം? ഇസ്ഖാത്താക്ക, ഇസ്ഖാത്താക്ക എന്ന് പറഞ്ഞെന്താ, ഷർത്ത് ഒക്കാത്ത സ്ഥലങ്ങളൊക്കെ ടിക്കറ്റ് കൂടെ ഷർത്ത് ഒത്തില്ല, ആ സക്കത്ത ഷർത്ത് ഒത്തിട്ടില്ല ഉണ്ടാവും. ഇസ്ഖാത്താക്ക നമുക്ക് ഏറ്റവും നല്ലത് ഇസ്ബാത്താക്കാണ്, അപ്പം ആ റൂട്ടിൽ പോവാം. അപ്പൊ ഷർത്ത് ഒക്കെ സ്ഥലങ്ങൾ നോക്കുക, ഇവിടെ നോക്കും, ഇവിടെ ഒന്നാമത്തെ മുഖദ്ദിമ, മുഖദ്ദിമ സുഹറ, അവിടെ ഏതാ ഷർത്ത് വേണ്ടിയിരുന്നത്? ഈജാബ്. ഈജാബ് ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല, ഇനി ഇവിടെ രണ്ടാമത്തെ മുഖദ്ദിമയിൽ എന്താ വേണ്ടിയിരുന്നത്? ഇവിടെ കുല്ലിയത്തുണ്ടോ? ഉണ്ട്. ഇവിടെ കുല്ലിയത്തു ഇവിടെ കമ്മിലേക്ക് നോട്ടമില്ല. ആ അഫ്വാൻ, ഇവിടെ കൈഫിലേക്ക് നോട്ടമില്ല, ഇവിടെ കമ്മിലേക്ക് നോട്ടമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഈ രണ്ടെണ്ണത്തിനെ നമ്മൾ എന്താക്കി? ഇന്താജ് ഉണ്ടവരായിട്ട് പരിചയപ്പെട്ടു. ഇനി താങ്കൾക്ക് ഇന്താജ് ഇല്ല. എന്താ ഇന്താജ് ഇല്ലാത്തത്? ആ ഇവിടെ ഷർട്ട് ഒത്തിട്ടില്ല. ഞാൻ ക്ലാസ് കണ്ടോ നേരെ. അപ്പൊ അവിടെ നമ്മൾ വെട്ട് എന്തിനാ വെട്ടിയത്? പുല്ലിയത്ത് ആകുന്ന രണ്ടാമത്തെ ഷർത്ത് ഇല്ല. അപ്പൊ അത് വെട്ടി. ഇനി ഒരു കാര്യമുണ്ട്, ഇവിടെ ഇപ്പൊ നമുക്ക് മുത്തദ്ദിമ ഊലയും മുത്തദ്ദിമ സാനിയും ഒക്കെ റെഡിയാണ്. അതിലെ ഷർത്തുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്താജ് വേണം അല്ലേ? ഇന്താജ് ഉണ്ടാവും. ഇതിന് നെത്തീജപ്പ എന്തായി? നെത്തീജ ഉണ്ടാവണ്ട. ഒന്നുകിൽ പുല്ലിയ മൂജബായിരിക്കും, അല്ലെ പുല്ലിയ ഉണ്ടാവല്ലോ. അപ്പൊ ഏതാ അവിടുത്തെ നെത്തീജ വരിക? ഞാൻ പെട്ടെന്ന് തന്നെ എഴുതാം. ഇങ്ങനെ തലമുണ്ടാക്കി കൊടുത്ത വലിയ കാര്യമൊന്നുമില്ല. ഇവിടുത്തെ നെതീജ എന്തായിരിക്കും? കുല്ലു ഹംറിൻ ഹറാം. കുല്ലു ഹംറിൻ കുല്ലു നബീദ് അഫ്വാൻ അൻ നബീദ് മുസ്കിറുൻ വ കുല്ലു മുസ്കിറിൻ ഹറാമുൻ വ കുല്ലു നബീദിൻ ഹറാം. ഇതിന്റെ നെതീജ കുല്ലിയ മൂജബയായിട്ട് വരണം. എന്തുകൊണ്ട് അത് നമ്മളിപ്പോ ഇവിടെ പറയുന്നത്? അതാ ഞാൻ പറഞ്ഞ, നമ്മളിപ്പോ ഇവിടെ ദാവ മാത്രമേ പറയൂ. ദലീൽ ഖുർആനൊക്കെ എന്ത് ചെയ്യാം? അയ്യാ മുത്തവലായ കിതാബ് നോക്കാന്ന് പറഞ്ഞു. മുത്തവലാത്ത് അത് തസ്രീ മന്ദിക്കൊന്നും പറയില്ല, ഷറഅ് തഹ്ദീബിലും പറയില്ല. ഷറഅ് ചിലയിടത്തൊക്കെ ഞാൻ ഖുർആനൊക്കെ പറയും, പക്ഷെ വ്യാപകമായി പറിച്ചിരുന്നു. രണ്ടാമത്തത് ഞാൻ പറഞ്ഞല്ലോ, ഇത് മുന്തിച്ചാണ്. ഇവിടുത്തെ നെത്തീജ എന്തായിരിക്കും? ഇവിടെ ഒരു പൊതുവായ ഒരു തത്വമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ മുഖദ്ദിമയിൽ ഏതെങ്കിലും ഒരു മുഖദ്ദിമയിൽ സീൻ ഉണ്ടെങ്കിൽ അഥവാ സെൽഫ് ഉണ്ടെങ്കിൽ നെറ്റീജ സാധ്യതയായേ തീരും. തിരിഞ്ഞോ? അതായത് അൻ നെത്തീജത്തു തത്വ അഹസൽ മുഖദ്ദിമ, അതാണ് കാനൂന്ന്. അൻ നെത്തീജത്തു തത്വ ദീമാൻ കുഫറിന്റെ മാതിരി ഉണ്ടായി. ഈമാന്റെ ഭാവത്തിൽ പാപ്പ മുസ്ലിമാണ്, ഉമ്മ കാഫിറാണ്, മകൻ മുസ്ലിമാണ് അല്ലേ? മകനെ കാഫിറാക്കാൻ പറ്റില്ല. ഇവിടെ നേരെ തിരിച്ചാൽ അതിന് അതിനൊക്കെ കാരണങ്ങളുണ്ട്, അതിനൊക്കെ അഗ്നിയ കാരണങ്ങൾ സമർത്ഥിക്കാൻ കഴിയും. പക്ഷെ ഇപ്പൊ സമയമില്ല. അപ്പോ അന്നതീജത്തു തത്വ അഹസൽ മുഖദ്ദിമത്തെ, എന്താ അഹസ് എന്ന് പറഞ്ഞാൽ നിസാരമായത്, ഹിസ്സ. ഏതാ നിസാരമായത്? ബാഗീയത്ത് അല്ലെങ്കിൽ ജുസ്ഈയത്ത്. അതുപോലെ സെൽബിയൻ, മുഖദ്ദിമയിൽ സെൽഫുണ്ടോ നെതീജയിൽ സെൽഫുണ്ടാവണം, നിർബന്ധമാണ്. മുഖദ്ദിമയിൽ ജുസ്ഈയത്താണോ എങ്കിൽ നെതീജയിൽ ജുസ്ഈയത്താവണം. തിരിഞ്ഞില്ലേ? വാപ്പനാട്ടി വലിയ മകൻ ഉണ്ടാകാൻ പറ്റൂല, കാരണം മുഖദ്ദിമ ജുസ്ഈയ, പിന്നെ അതിന്റെ നെതീജ അതിനെക്കാട്ടി വലിയതാകാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇവിടെ ഉള്ള ഒരു രഹസ്യം, ഇവിടെ സീനാവാനുള്ള രഹസ്യം അഥവാ കുല്ലിയ സാലിബ ആവാനുള്ള രഹസ്യം ഈ മുഖദ്ദിമയിൽ എന്തുണ്ട്? ഇനി നമ്മൾ താഴ്ത്തി വരും. ഇത് രണ്ടും പോയി, ഇത് രണ്ടും സാക്കിത്തായി. എന്തുകൊണ്ട്? അതിൽ രണ്ടാമത്തെ ഷർത്ത് ഇല്ലായിരുന്നു, അഥവാ കുല്ലിയത്തിൽ കുബറ ഇല്ല. കാരണം രണ്ടും ജീമാണ്, ജുസ്ആണ്, ജുസ്ഈയത്താണ്. ഇനി താഴ്ത്തി വരും. കുല്ലിയ സാലിബ, കുല്ലിയ സാലിബ അവരുടെ പ്രശ്നമുണ്ടോ? മുഴുവൻ പ്രശ്ന. കാരണം എന്താ? ഇത് കംപ്ലീറ്റ് പോയി. ഈജാബ് സുഹറ അല്ല, ഈജാബ് സുഹറ ഷർത്തല്ലേ, ഇവിടെ സാലിബയാണ്. അപ്പൊ ഈ നാല് ഇയാളെ മൊത്തം ഗുണം പോലും മുഴുവൻ പോകും. അപ്പൊ എന്തായി? ആകപ്പാടെ പോയി. അപ്പൊ ആറെണ്ണം പോയി അല്ലേ, രണ്ടും നാലും ആറ്. ഈ നമ്മൾ തട്ടി വരാം. ഇവിടെ ജുസ്ഈയ മൂജബയാണ്. പ്രശ്നമുണ്ടോ? ഇല്ല. കാരണം നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ കമ്മിലേക്ക് നോട്ടമില്ല, കൈഫ് മാത്രം. ഈജാബ് ഉണ്ടല്ലോ, ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ ഇങ്ങോട്ട് കുഴിയാണ്. ഇവിടെ എന്തായിരുന്നു ഷർത്ത്? കുല്ലിയ. അതാ ഇവിടെ കുല്ലിയുണ്ട്, ഇവിടെയും കുല്ലിയുണ്ട്. ഇനി താഴോട്ട് വരി. ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. അപ്പൊ ഇനി ഇവിടെ മൊത്തം പോവാണ്. കാരണം എന്താ? ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ കാനൂനാണ് ആമായ കാനൂനാണ് സീയത്തോ സെൽബിയത്തോ മുഖത്തിമയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർത്തും എവിടെ വരും? അപ്പോ ഇവിടെ ഇവിടെ രണ്ട് കേരപ്പന്മാരുണ്ട്, സെൽഫുണ്ട്. അപ്പോ കണ്ണങ്ങള് ഇതാണ് ഒന്നാം ഷെക്കിൽ നിന്ന് തന്നെ മൂപ്പരെ പറ്റി വരാൻ കാരണം. കാരണം ഈ ഒന്നാം ഷെക്കിലിന്റെ നെറ്റീജകൾ നോക്കിയത് നാല് വിവിധ നെറ്റീജകളാണ് ഒന്നാം ഷെക്കിൽ. ആൽ മഹ്സൂറാത്തുൽ അർബ എന്ന് പറയുന്ന, അതായത് കവിയകളെ നമ്മൾ വേർതിരിച്ചിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ അവസാനത്തെ മുന്നേ തുടങ്ങിയാണ്, മന്ദിക്ക് അവസാനത്തെ മുന്ന് താഴോട്ട് വന്നതാ. അപ്പൊ നല്ല സുഖം കിട്ടും, സുഖം കിട്ടുന്നവർക്ക്, അല്ലാത്തവർക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പൊ അവിടെ നമ്മൾ പറയാത്ത വിഷയം എന്ത്, ഹംലിയായ കവിയകളെ അല്ലെങ്കിൽ ഇനി ഷർത്തിയാണെങ്കിലും ഈ കവിയകൾ നാല് ടൈപ്പുണ്ട്. ഉല്ലിയ മൂജബ, ഉല്ലിയ സാലിബ, ഉല്ലിയ മൂജബ് അല്ലെങ്കിൽ അൽ മുസവ്വറാത്തുൽ അർബഅ. ഈ നാലും ഇവിടെ കാണില്ലേ, ഇവിടെ കാണില്ലേ? ഈ നാലിനെയും നമുക്ക് സമ്മാനിക്കുന്ന ഒരേ ഒരു ഷെക്കിൽ മാത്രമേ ഉള്ളൂ, അതാണ് ഒന്നാം ഷെക്കിൽ. രണ്ടാം ഷെക്കിലേക്ക് നമ്മൾ നീങ്ങാണെങ്കിൽ, ഞാൻ രണ്ടാം ഷെക്കിൽ പിടിക്കുന്നില്ല, ഒന്നാം ഷെക്കിൽ തന്നെ മതി. രണ്ടാമത്തെ ഷെക്കിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉദാഹരണം പറയാം. രണ്ടാമത്തെ ഷെക്കിലേക്ക് നമ്മൾ പോയാൽ രണ്ടാമത്തെ ഷെക്കിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഹത്തുൽ ഔസത്ത് എവിടെ വരണം? മഹ്മൂലുൻ ഫീ കിൽതൈഹിമ. ഇദാ വഖഅ അൽ ഹത്തുൽ ഔസത്തു മഹ്മൂലൻ ഫീ കിൽതൈഹിമ ഫഹുവ ഷക്കുൽ സാനി. അതാണ് രണ്ടാമത്തെ ഷക്കിൽ. തിരിഞ്ഞോ, ഹത്തു ഔസത്ത് രണ്ട് മുഖദ്ദിമയിലും മഹ്മൂലായിട്ടാണോ വന്നത്? എങ്കിൽ അത് രണ്ടാം ഷക്കിലാകുന്നു. ഞാൻ നേരത്തെ തുടങ്ങി വെച്ചിരിക്കും, എന്തിനാ അപ്പൊ മൂപ്പര് രണ്ടിൽക്ക് വെച്ചത്? ഉത്തരം ഞാൻ പറഞ്ഞില്ല, കാരണം ഇനി ഒരു പത്ത് മിനിറ്റ് ആയിമ്പോൾ കളയേണ്ടത് കഴിഞ്ഞു, പിന്നെ അത് വലിയ കാര്യമില്ല, മന്ദിക്ക് പഠിക്കാൻ അതിന്റെ ആവശ്യമില്ല. തിരിഞ്ഞോ, ഏത് ബുദ്ധിയോട് ഏറ്റവും അടുപ്പമുള്ളത്? തിരിഞ്ഞോ, നെറ്റീരിയുടെ അടുപ്പല്ല ബുദ്ധിയോട്. ഇത് ഷക്കിൽ ഒന്നാവാനുള്ള കാരണം എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, അവർ മുറപ്പിൽക്ക് കയറിയതാ. ഇത് ഒന്നാം ഷെക്കിലാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. എന്താ, ഒന്ന്, മൂപ്പരടുത്താണ് ഈ നാല് സാധനങ്ങൾ, നാല് കവിയകളും മൂപ്പരടുത്തിട്ട്. നാല് കവിയ വേണ്ടി വരും ചിലപ്പോ ഒരു ഒരു വക്കീലിനെ കോടതിയിൽ വാദിക്കണമെങ്കിൽ ചിലപ്പോ ഈജാബ് പുല്ലായിരിക്കും മൂപ്പര ദാവ കാവിന്റെ മുമ്പിലെ. ആ എല്ലാ കാഫിര്യങ്ങളും നരകത്തിലാണ്. അവിടെ എന്താ കവിയത്തിന് കവിയ വേണ്ടത്? വേണ്ടത് മൂപ്പരിതരും ഒന്നാം ഷെക്കിൽ നിന്ന് കിട്ടും. ചിലപ്പോ അടച്ചു നിഷേധിക്കേണ്ടി വരും ചില വാദങ്ങൾ. ലാ കാഫിറ ഫിൽ ജന്ന, ഒരൊറ്റ കാഫിറും സ്വർഗത്തിൽ കടക്കൂല. അതിന് നമ്മൾ കൊറേ വളർത്തി കൊടുക്കുന്നില്ലല്ലോ, അതിനൊരു കവിയ സാലിബ കുല്യം കൊണ്ട് കിട്ടണം, അത് മൂപ്പരിതരും അല്ലോ. ലാ കാഫിറ ഫിൽ ജന്ന, ചിലവർക്ക് അങ്ങനാണ്ട് അടച്ചിട്ട് ഇസ്ബാത്താക്കാനും പറ്റില്ല, അടച്ച് ഇൻകാർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു ഈജാ ഒരു ഒരു സെൽഫ് ജുസ് ഈജാബ് ജുസ് അല്ലെങ്കിൽ സെൽഫ് ജുസ്, അത് രണ്ടും പറയുന്നുണ്ട്. ഏ ബാബു അഹ്ലി സുന്നത്തി ഫിന്നാർ, ബാബു അഹ്ലി സുന്നത്തി ഫിന്നാർ. ബാബുൽ മുത്തസില, ബാബുൽ മുത്തസിയത്തി ലൈസു ഫിന്നാർ. ചിലപ്പോൾ പറയേണ്ടി വരും. ഇനിയുണ്ടോ അതിനാരെ ഉപയോഗപ്പെടുത്തേണ്ടത്? ഈ രണ്ട് മൂപ്പരെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ ഈ നാല് മൂപ്പരും ഈ ഒരൊന്നാം ഷെക്കിലിൽ ഉള്ളത് ഇത് ഒന്നാം ഷെക്കിലാവാനുള്ള കാരണങ്ങളിൽ ഒരു ധാരണ. തിരിഞ്ഞോ, അതായത് ഹാദാ ഹുവ ഷെക്കുൽ വഹീദു അല്ലദി യുവഫിറു ലന അൽ മതാലിബൽ അർബഅ. ഇവിടുന്ന് ഇങ്ങനെ ഉത്തരവ്, അപ്പൊ ഈ നാല് മത്താലിബ്, നാല് മത്താലിബാണ് ഒരു വക്കീലിനെ അല്ലെങ്കിൽ ഒരു ഒരു ഒരു വാദിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വാദങ്ങൾ നാലാൾ ഒരു ശൈലിയിലുണ്ടാവുള്ളൂ അല്ലേ, ആ നാലും ഇവിടെ കിട്ടും. അതാണ് ഒന്നാം ശക്കിലായിട്ട് ഇതിനെ പരിഗണിക്കാനുള്ള ഒരു കാരണം. ഇനി വേറെയും കുറച്ച് കാരണങ്ങൾ കൂടെയുണ്ട്, എല്ലാം കൂടി ഞാൻ ഇവിടെ പറയുന്നില്ല. അത് മന്ദിക്ക് പഠിക്കാൻ എൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്, പക്ഷെ ഒന്ന് ഞാൻ പറയുന്നു, അത് നമുക്ക് ആവശ്യമായിട്ട് വരും. എന്താണ് ആ കാരണം? ഒന്നാം ശക്കിലിന്റെ ഇൻതാജ് ഒന്നാം ശക്കിലിന്റെ നെറ്റീജ തന്നെയാണോ ആ നെറ്റീജ എന്നത് തോന തലമുണ്ടാക്കേണ്ട ഒരു അവസരം പെട്ടെന്ന് തന്നെ. അതാണ് മന്ദിക്കിന്റെ കിതാബിൽ പറഞ്ഞത് അക്രബുൽ അഷ്കാരിയിലെ അക്കൽ ശക്കിൽ അവലു അക്രബുൽ അഷ്കാരി ഇലൽ അക്കലി. വേറെ ചിലർ പറഞ്ഞത് അതിന്റെ ഇന്താജ് ബദീഹിയാണ്. അതേസമയത്ത് രണ്ടാം ഷക്കിലിന്റെ ഇന്താജ് ബദീഹിയല്ല. അങ്ങനെ നമുക്കിങ്ങനെ നോക്കിയാൽ കിട്ടൂല, തല പുണ്ണാക്കി ആലോചിക്കേണ്ടി വരും. ആ നെറ്റീജ ഇതിന്റെ നെറ്റീജ തന്നെ ആണോ അല്ലേ? കാൽക്കുലേറ്റർ വേണ്ടി വരും. ഇതിന് കാൽക്കുലേറ്റർ വേണ്ട, തിരിയുണ്ടോ, തലച്ചോറ് മാത്രം മതി. രണ്ടാം ഷക്കിലും മൂന്നാം ഷക്കിലും നാലാം ഷക്കിലും ഉൽപാദന ശേഷി ഉള്ളതാണോ അല്ലേ? ആണ്. പക്ഷെ ആണ് എന്നുള്ളത് മനക്കണക്ക് കൂട്ടിയാൽ വെച്ച് നോക്കേണ്ടി വരും. അപ്പൊ ഇന്താജങ്ങൾ നോക്കി ഉദാഹരണം പറയാം. അൽമാ ഉഫിൽ കുബിബോടെ ക്ലാസ് ഉണ്ട്, നോക്കിക്കോളെ, ക്ലാസ്സിൽ വെള്ളമുണ്ട്. ഞാൻ പറയാം, അൽമാ ഉഫിൽ കൂബ്, കൂബ് അൽമാ ഉഫിൽ കൂബി അൽ കൂബ് ഫിൽ ഫസൽ, ഫസൽ എന്ന ക്ലാസ് റൂം. അൽ കൂബ് ഫിൽ ഫസലി, ഇത് കേട്ട കുട്ടിക്ക് പെട്ടെന്ന് തിരിയുന്നത് അൽമാ ഉഫിൽ ഫസൽ അല്ലേ? ക്ലാസ് റൂമിൽ വെള്ളമുണ്ട്, ക്ലാസ് റൂമിൽ വെള്ളം ഉണ്ട്, ആ ഗ്ലാസ്സിലാണ്, പെട്ടെന്ന് തിരിയും, അവിടെ ഒരു ചൊറയില്ല. അതാണ് അക്രബുൽ രണ്ടാം ഷക്കിലും മൂന്നാം ഷക്കിലും നാലാം ഷക്കിലും ഒക്കെ തന്നെ വളരെ കുഴഞ്ഞു മറിഞ്ഞ സംഭവങ്ങളാണ്. അതിന് നെറ്റീജ ഒക്കെ ഉണ്ടാകും, ഷർത്തു വത്താൻ നെറ്റീജ ഒക്കെ ഉണ്ടാകും. പക്ഷേ ഈ നെറ്റീജ അതിൻ്റെത് തന്നെയാണോ എന്നത് ഉറപ്പ് വരുത്തണമെങ്കിൽ ഇയാളടുത്തേക്ക് അത് കൊണ്ടുവന്ന് കാണിക്കണം. തിരിഞ്ഞാ ഉസ്താദിന്റെ അടുത്ത് അത് കൊണ്ടുവന്നിട്ട് ഈ മൊയ്യാരനാണോ എന്ന് ചോദിച്ച് ഉറപ്പ് വരുത്തണം. അങ്ങനെ ഒരു റൂട്ട് മന്ദിക്കലുണ്ട്, അതിന്റെ പേരാണ് എന്ത്? റദ്ദുൽ അഷ്കാൽ. ഞങ്ങൾ ഓതാതെ വിടുന്ന ഭാഗങ്ങളാണ് റദ്ദുൽ അഷ്കാൽ. അതായത് രണ്ടാം ഷക്കിലിനെ ഒന്നാം ഷക്കിലിലേക്ക് മടക്കുക. എങ്ങനെ റബ്ബേക്ക് മടക്കാം പറ്റുമെങ്കിൽ നമുക്കിന്ന് പറയാം. അത് മന്ദിക്ക് പഠിക്കാൻ നിർബന്ധമല്ല, പക്ഷെ അത് അറിഞ്ഞിരുന്നാൽ നല്ല ബസീറത്തുണ്ടാവും. അതറിയാത്തവർക്ക് ഒരു കൂട്ടം കിട്ടൂല. മന്ദിക്കൊക്കെ മൂപ്പർക്ക് അറിയാമെന്നൊക്കെ പറയാം, പക്ഷെ കൊടുത്തണ്ടാവില്ല, മൂപ്പരെ വീഴ്ത്താൻ കഴിയും. ഞാൻ പറയുന്നത് രണ്ടാം ഷക്കിലിന്റെ ഷർത്ത് ഒത്ത രണ്ടാം ഷക്കിൽ തന്നെ അതിന്റെ നെറ്റീജയും ഉണ്ട്, പക്ഷെ അത് ബദീഹിയായിട്ട് അതിന്റെ നെറ്റീജയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടില്ല. ബോധ്യപ്പെടാൻ വല്ല വഴിയുമുണ്ടോ? വഴിയുണ്ട്. എന്താ വഴി? ആ രണ്ടാം ഷക്കിലിനെ പാകപ്പെടുത്തിയിട്ട് ഒന്നാം ഷക്കിലേക്ക് കൊണ്ടുവരണം. മൂപ്പര ആദ്യം രണ്ടാം നമ്പറായിരുന്നു, ഇപ്പൊ ഞാൻ ചില മോഡിഫിക്കേഷൻ ഒക്കെ ഇതുവരെ വേറെ ഒന്നും പുറത്തുനിന്നൊന്നും ഇറക്കുമതി ചെയ്തില്ല. പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യാൻ പറ്റൂല. അതേ സാധനത്തെ തന്നെ ഒരു ചെറിയ മാറ്റം വരുത്തി നോക്കിയപ്പം അതെന്തായിട്ടുണ്ട്? ഒന്നാം ഷക്കിലായി മാറിയത്, ചെറിയ ഒരു കൈ തിരിഞ്ഞോ, ഒന്നാം ഷക്കിലായി മാറിയാൽ പിന്നെ അത് ബദീഹിയാൻ തിരിഞ്ഞില്ലേ? ഈ അമലിനാണ് മന്ദിക്കിന്റെ കിതാബുകളിൽ പറയുന്നത് റദ്ദുൽ അഷ്കാൽ. റദ്ദുൽ ഇഷ്കാലല്ല, റദ്ദുൽ അഷ്കാൽ. ചില ആൾക്കാർ വായിച്ചേട്ടെന്നെ കൃത്യക്കെട്ട ആവുന്നുണ്ട് റദ്ദുൽ ഇഷ്കാലാക്കുന്നത്. റദ്ദുൽ അഷ്കാൽ യാനി അന്തറുദ്ദ ശക്ല സാനിയ ഇല ശക്ല അവ്വൽ, തറുദ്ദു ശക്ല സാലിസ ഇല ശക്ല അവ്വൽ വഹകദ. ഇങ്ങനെ റദ്ദ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. ഹുൽഫ് എന്ന് പറയുന്ന വഴിയുണ്ട്, അക്സു സുഗറയുണ്ട്, അക്സുൽ കുബറയുണ്ട്, അക്സു തർതീബുണ്ട്. അതാണ് പിന്നെ തഹദീബിൽ പറഞ്ഞത്, തഹദീബിൽ വയർത്തു ഇല യുന്ദിക്കു കദാ ബിൽ ഹുൽഫി. ഓ, എത്ര സമ്മറൈസ് ചെയ്യുന്നുണ്ട് പറഞ്ഞത്, രണ്ടാം ഷക്കിലിനെ പറ്റി പറഞ്ഞുകൊടുത്തേ. യുന്ദിജു കഥാ വക്കഥാ മീനം എത്താജി ബിൻ ഹുൽഫി, അത്രയേ ഉള്ളൂ, ഒന്നും പറഞ്ഞില്ല. ബിൻ ഹുൽഫി എത്താൻ ഈ പറഞ്ഞത്, അത് ഷറഹ എഴുതി കൊടുക്കാതെ അത് കുട്ടിക്കും തിരിയുന്നുണ്ടോ? പിന്നെ എന്താണ് പറയേണ്ടത്? ഇപ്പൊ ഏകദേശം മന്ദിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇനി രണ്ടാം ഷക്കിൽ എന്തായിരുന്നു? രണ്ടാം ഷക്കിൽ രണ്ട് ഹദ് ഔസത്തും രണ്ട് മുഖദ്ദിമയിലും മേട വരണം, മഹമൂലായിട്ട് സംഭവിക്കണം. മഹമൂലായിട്ട് സംഭവിക്കുമ്പോൾ അത് ഇന്താജുണ്ടാകും ഷർത്ത് ഒത്താൽ. രണ്ടാമത്തെ ഷക്കിലിന്റെ ഷർത്തുകൾ ഏതൊക്കെയാണ്? രണ്ടാമത്തെ ശക്കിലിന് രണ്ട് ഷർത്താണ്. അഷർത്തുൽ അവ്വലു ഇഖ്തിലാഫു ഫിൽ കൈഫ് എന്ന് പറഞ്ഞാൽ രണ്ട് മുഖദ്ദിമയും തമ്മിൽ രണ്ട് ശൈലിയിലുള്ള കൈഫാവണം. ഒന്നാമത്തെ മുഖദ്ദിമ മൂജബയാണെങ്കിൽ രണ്ടാമത്തെ സാലിബയാണ്, ഒന്നാമത്തെ സാലിബയാണെങ്കിൽ രണ്ടാമത്തെ മൂജബയാണ്. രണ്ടും കൂടി മൂജബയാകാൻ പറ്റില്ല, രണ്ടും കൂടി സാലിബയാകാൻ അതേതാരും പറ്റില്ല. അത് സാഹിതണ്ടത് ലാ ഇൻതാജ മിൻ സാലിബത്തെ ഞങ്ങൾ മനസ്സിലാക്കിയ പണ്ട് കുറച്ച് ആമാ സാഹിതണ്ട് ലാ ഇൻതാജ മിൻ സാലിബത്തെ രണ്ട് മുഖത്തിമിൻ സാലിബ പറ്റില്ല തിരിഞ്ഞോ. അതുപോലെ ഒരു കായികയാണെന്ത് ലാ ഇൻതാജ മിൻ ജുസ്ഇയത്തെ രണ്ട് മുഖത്തിമയും ജുസ്ഇയത ഇൻതാജ എവിടെ നോക്കി രണ്ടും കൂടി ജുസ്ഇയാകട്ടെ എവിടെയെങ്കിലും എത്തിച്ചു വന്നോ എവിടെ ഉണ്ടാവില്ല. രണ്ടും കൂടി സാലിബയാകട്ടെ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ കാണാൻ പാടില്ല. അതിനൊക്കെ ഒരുപാട് എന്തുണ്ട് റീസണുകളുണ്ട് ലോജിക്കലായിട്ടുണ്ട്. അപ്പൊ മറ്റേ കിതാബ് നോക്കണം തിരിഞ്ഞില്ലേ. അപ്പോ രണ്ടാം ഷക്കിലിന്റെ രണ്ട് ഷർത്തുകൾ, ഒന്ന് അതിന്റെ കൈഫിനെ ഇത്തിബാർ ചെയ്തിട്ട്, കൈഫിനെ ഇത്തിബാർ ചെയ്യുമ്പോ എന്താ ഷർത്ത്? രണ്ട് മുഖത്തിമയും രണ്ട് കൈഫായിരിക്കുക. തർത്തീവൊന്നുമില്ല, ഇയാളുണ്ടാണെങ്കിൽ മറ്റേയാള് മറ്റത്, മറ്റേ ആളാണെങ്കിൽ ഇയാൾ തിന്നോ, ഇയാൾ ഈജാബാണെങ്കിൽ മറ്റേയാള് സെൽഫ്, ഇയാൾ സെൽഫാണെങ്കിൽ മറ്റത് ഈജാബ്. അപ്പൊ കൈഫ് കൈഫ്. ഇനി കമ്മാണ്, കമ്മിന്റെ ഭാഗത്തിലൂടെ ഒരു ഷർത്ത്, അതേതാ? മുഖദ്ദിമ കുബ്ര കുല്ലിയത്താവണം. തിരിഞ്ഞോ, അൽ ഇഖ്തിലാഫു ഫിൽ കൈഫി മഅ കുല്ലിയത്തിൽ കുബ്ര. രണ്ടാം ഷക്കിലിന്റെ ഷർത്ത് അൽ ഇഖ്തിലാഫു ഫിൽ കൈഫി മഅ കുല്ലിയത്തിൽ കുബ്ര. വിഷയം കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇതാണ് വാച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും? ഇതേ ചാപ്റ്റർ തന്നെ നമുക്ക് രണ്ടാം ഷക്കിലിന്റെ ചെറുങ്ങനെ നമുക്ക് എഴുതാം. അത് വലിയ മൂജബ കുറവ് മൂജബയൊന്നും നടക്കൂല. കാരണം എന്താ? രണ്ടും മൂജബയാണ്, പറ്റൂല. തിരിഞ്ഞില്ലേ. അപ്പൊ സെൽഫിൽ പറ്റൂ, സെൽഫിൽ ഇവിടെ പറ്റൂ. കാരണം ഇവിടെ സെൽഫ് ഇവിടെ മൂജബയാണ്. പിന്നെ രണ്ടാമത്തെ ഷർത്ത് എന്തായിരുന്നു? ഉല്ലിയത്തിൽ കുറവുള്ള കാഫുണ്ട്, നമ്മളെ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഞാൻ നേരത്തെ വേറെ സംഗതി മറന്നുപോയി. അപ്പൊ എന്താ, ഇതൊരു പ്രധാന വിഷയമാണ്, അത്ര പ്രധാനപ്പെട്ടാണ് എന്നാലും ഇവരുടെ ഇസ്തിലാഹുകളിൽ കടന്നു വരുന്ന ഒരു സംഗതി. അതെന്താ? നേരത്തെ നമ്മൾ നാലും എത്തി ചെയ്തില്ലേ, പുലിയ മൂജബ പുലിയ സാലിബ പുലിയ മൂജബ. ഇതിന് തർത്തിയുണ്ടാവട്ടെ. 16 നിർബുകളിൽ 12 വീണു, ബാക്കി 4 ഇതാണ് മുന്തിച്ചായ 4 നിർബ്. അതിന് ശറൗ തഹദീബിൽ എന്തൊക്കെയോ ചെല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. മമ്മോ ഇൻകാന്നും അറിയില്ല, അതൊരു പദ്യമൊക്കെ ഉണ്ട്, അതൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്ര കുട്ടിയാ മതി. ഏത്? ഈ 4 അമ്മക്കറിയാത്ത കൊണ്ട് അറിയില്ലേ. ഈ 4 സംഗതികൾക്ക് അവരടുക്കൽ ഒരു തർത്തിയിട്ടുണ്ട്. ഷെക്കിലിന് തർത്തിയിപ്പില്ലേ, ഷെക്കിലിന് തർത്തിയിട്ടുള്ളത് പോലെ ഇവിടെ തർത്തിയിട്ടുണ്ട്. ആ തർത്തിപ്പിന്റെ പിന്നിലും ചില ദൈക്ഷണിക രഹസ്യങ്ങളാണ്, ഇപ്പൊ ഞാനിവിടെ പറയുന്നില്ല. അപ്പോ ഇവിടെ മുകളിൽ എഴുതിയ വെറുപ്പ് അത് നമ്പർ 1 തിരിഞ്ഞോ. രണ്ടാമത്തെ വെറുപ്പ് വെറുപ്പ് സാനി, മൂന്നാമത്തെ വെറുപ്പ് കണ്ടോ. ഞാൻ എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാല്, നിങ്ങൾ വലിയ കിതാബൊക്കെ നോക്കുമ്പോൾ അതിലൊക്കെ ഇസ്തിലാഹ് പറഞ്ഞാൽ പോവുള്ളൂ. ഏത്? ഷറഹുൽ മവാഖിഫും മക്കാസിഫും ഒക്കെ നോക്കുമ്പോൾ ഹാദ ദലീലു മിന ശക്കിലി അവലി അല വർബി സാലിഫി. അവിടുന്ന് മനസ്സിലാക്കിക്കോണം. അവിടെ മൂപ്പർ ഇങ്ങനെ ഇത്ര പേർ ചെയ്തിട്ടില്ല, വലിയ വലിയ ഇമാമികളല്ലേ. തിരിഞ്ഞോ. ഈ ദലീലുവോ ഖിയാസുൻ ഇഖ്തിറാനിയുൻ, ഞാൻ പറഞ്ഞിട്ടില്ല ഇൻഷാ രണ്ടാമത്തെ സെഷനില്, ഇഖ്തിറാനിയായ ഖിയാസിന്റെ ഒന്നാം ഷക്കിലിൽ നിന്ന് മൂന്നാമത്തെ വെർബാണ് ഇത്. ആറ്റ പറച്ചിലുണ്ട് ആ വിഷയം മുഴുവൻ, അതിന്റെ ഉള്ളിൽ 10,000 ഡാറ്റ ഉണ്ട്. തിരിഞ്ഞോ. അത് ഇസ്തിഹ്ലാഖാക്കണം പെട്ടെന്ന്, അതാ ഞാൻ പറഞ്ഞത്, ഖയാൽ വേണം, തഹയ്യുൽ ചെയ്യാനുള്ള കഴിവ്. അപ്പൊ ഈ തർത്തീബ് അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മൂപ്പർ പറഞ്ഞ 3 നിങ്ങളടുക്കൽ 2 പോയാല് ആകെ ആമ്പറം മറിയും. അപ്പൊ പറ്റൂല. അപ്പൊ ഞാൻ നേരത്തെ പറയാൻ വിട്ടതാ. ഓക്കെ, ഇപ്പൊ നമ്മൾ വരുന്നത് രണ്ടാമത്തെ ഷർത്ത്. അതിന്റെ ഷർത്ത് അൽ ഇഖ്തിലാഫു ഫിൽ കൈഫി മഅ കുല്ലിയത്തിൽ കുബ്ര. ആ കണക്ക് വെച്ചിട്ട് ഇയാക്ക് ഇൻദാജ് ഉണ്ട്, അത് അള്ളാഹുൽ അവ്വൽ. കണ്ടോ, ഒന്നാമത്തെ വരണം കഴിഞ്ഞു. പിന്നെ ഇവിടെ ഇല്ല, ഇവിടെ ഒന്നുമില്ല. പിന്നെ ഇതിലേക്ക് വരാം. ഇവിടെ സീൻ ആണെങ്കിൽ ഇവിടെ കാഫു വേണം, മീമ് വേണം ഇവിടെ വരുന്നത്. കാരണം എന്താ, ഇവിടെ കാഫു ഉണ്ട് രണ്ട് ഷർത്ത് വന്ന്, ഇത് രണ്ടാമത്തെ എന്ത്, ഇവിടെ സീനും ഇവിടെ മീമും പക്ഷെ അവിടെ പറ്റൂല. എന്തുകൊണ്ട്? ബാക്കിയൊന്നും പറ്റൂല. പിന്നെ ഇനി ഇങ്ങോട്ട് വരിക, ഇവിടെ മീമ് ഇവിടെ സീ, ഇവിടെ പറ്റൂല്ലേ പുല്ലിയത്തിൽ, ബാക്കിയൊന്നും പറ്റൂല. ഇനി ഇതാവട്ടെ, ഇവിടെ സീന്, ഇവിടെ മീമ്, ഇത് പറ്റൂലേ? രണ്ടാമത്തെ ശക്കിലിനും നാല് തെറുപ്പുകളെ എന്ത് ചെയ്യൂ? എന്താ ചെയ്യുകയുള്ളൂ, കാരണം അതിന് മാത്രമേ ഷർത്തുള്ളൂ, മറ്റുള്ളതിന് ഷർത്തില്ല. അതിനെ ഈ പറഞ്ഞതുപോലെ ഓർഡർ ഇതാക്കണം, തർത്തിപ്പാക്കണം. പക്ഷെ ഞങ്ങൾ എന്തായിരിക്കില്ല, എന്താണ് ദൂരത്തെ നെത്തീജ? പുല്ലിയ മൂജബ പുല്ലിയ സാലിബ. അപ്പൊ പുല്ലിയ സാലിബ എന്തുകൊണ്ട്? അന്നതീജതു തത്ബൗ അഹസ്സനതായിചി. ഇവിടെ നേരത്തെ പറഞ്ഞ അതേ തകരാറ്. ഇവിടെ ജീമുണ്ട്, ഇവിടെ സീനുണ്ട്, രണ്ടോ രണ്ട് സാധനമുണ്ട്. അപ്പോ ഇവിടെയും അതേപോലെ നോക്കിയാൽ തിരിയും. ഇപ്പൊ എന്തായി? നാല് നതീജകളാണ് രണ്ടാം ഷക്കിലിനുള്ളത്. ഒന്നാം ഷക്കിലിന് ഉണ്ടായിരുന്ന നാല് നതീജ എന്ന് ഓർമ്മല്ലേ, അതേതായിരുന്നു? അൽ മഹ്സൂറാത്തുൽ അർബഅ, അൽ മത്താലിബുൽ അർബഅ. നാല് മത്താലിബുണ്ട്, ഇവിടെ നാല് മത്താലിബുണ്ട്. ഇവിടെ കുല്ലുഹ സവാലി, നതായിജു ശക്ലി സാനി കുല്ലുഹ സവാലിബു. ലിമാദാ? ലിഅന്ന ഫീ മുഖദ്ദിമതൈഹി ഔ ഫീ ഇഹ്ദൈഹിമാ സൽബുൻ ഖത്അൻ. ലിമാദാ യൂജദു ഫീ ഇഹ്ദൈഹിമാ സൽബുൻ? ലിഷ്തിറാത്തി ഇഖ്തിലാഫിൽ കൈഫി ഫീഹിമാ. അതിന്റെ ഇന്ദാജിന്റെ ഷർത്തിൽ പെട്ടതാണ് എന്ത്? കൈഫിൽ ഇഖ്തിലാഫ് വേണം. അപ്പൊ ഒന്നെന്തായാലും ആരുണ്ടാവും? സെൽബ് ഉണ്ടാവും. ഇതിൽ എന്താ പ്രയാസമുള്ളത്? അപ്പൊ അവിടെ സെൽബ് ഉണ്ടാകുമ്പോൾ പടി ഉണ്ടാവും. അപ്പൊ കുല്ലുഹ സവാലി. അപ്പൊ ഇവിടെ എന്തില്ല? കുല്ലിയ മൂജബ എന്ന സാധനം ഇല്ല. കുല്ലിയ മൂജബ എന്ന് പറയുന്ന നെറ്റീജ ഒന്നാം ഷക്കിലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്നാം ഷക്കിലിന് കുറെ പ്രത്യേകത ഉണ്ട്, ഞാൻ പറഞ്ഞിരുന്നു. രണ്ടെണ്ണം നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഞാൻ ഒന്നുകൂടി കൂട്ടി പറഞ്ഞു. എന്താ? പുല്ലിയ മൂജമ എന്ന് പറയുന്ന നെത്തീജയെ കാണണമെങ്കിൽ, കിട്ടണമെങ്കിൽ അത് ഒന്നാം ഷക്കിലിൽ തന്നെ പോകണം. ഇവിടെ ഈജാബേ ഇല്ല, സെൽബ് മാത്രമേ ഉണ്ടാവൂ. ഇനി നിങ്ങളൊരു ഉദാഹരണം എടുത്തു വെച്ചോ, ഇവിടെയൊക്കെ നമ്മൾ റംസുകളാണ്. ഇനി ഉദാഹരണം വെച്ചിട്ട് ഇൻസാനോ ഹയവാനോ ഹംറോ നബീദൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഉദാഹരണം എഴുതിയാൽ ഇത് യഥാർത്ഥത്തിൽ നെത്തീജ തന്നെയാണോ അല്ലേ എന്ന് നിങ്ങൾ സംശയിക്കും. കാരണം ബദീയ ഇന്ദാജല്ല. അപ്പൊ ഇത് സംശയിക്കുമ്പോ ഇത് ശരി തന്നെയാണ് എന്ന് നിങ്ങൾ ഉറപ്പിക്കുവാനുള്ള നിങ്ങളുടെ വഴിയാണ് റദ്ദുൽ അഷ്കാൽ, ഒന്നാം ഷക്കിലേക്ക് മടക്കരുത്. അത് ഞാൻ ഇപ്പൊ ഇവിടെ പറയുന്നത്. ഒന്നാമത്തത് തലക്കെടുക്കാനെ കുറിച്ച് പ്രയാസമാണ്, പ്രയാസമൊന്നുമില്ല. പക്ഷെ ഈ സമയം കുറച്ച് വൈകിയതും ഒക്കെ ആയതുകൊണ്ടുള്ള പ്രയാസമാണ്. നിങ്ങൾ കിതാബെടുത്ത് നോക്കുക, ഏത് തഹദീബിന്റെ ശർവത്തെടുത്ത് നോക്കിയാൽ മതി. മിക്കവാറും തിരിയും. ഇനി തിരിയാത്തവരുണ്ടെങ്കിൽ ഇൻഷാല്ല നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും നമ്മളവിടെ ക്ലാസ്സൊക്കെ ഉണ്ടാവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇനി ഓൺലൈനായിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാനെൻ്റെ ജവാബ് തരാം. അത് ജവാബ് തരാൻ പോലെ സാധാരണ ഉസ്താദ്മാർക്കൊക്കെ കഴിയുന്നതുമാണ്. സാധാരണ ഉസ്താദ്മാർക്ക് പള്ളി ദിവസം ഉസ്താദ്മാർക്കൊക്കെ ജവാബ് തരാൻ പറ്റും. മിക്കവാറും ചിലതിലൊക്കെ ചില കുടുക്കുകളുണ്ട്, എന്നാലും അത്ര വലിയ കടിച്ച പൊട്ടാകുന്നതുമല്ല. രണ്ടാം ഷക്കിലിനെ ഒന്നാം ഷക്കിലേക്ക് മടക്കുന്ന രൂപം റദ്ദു ഷക്കിലിസാനി ഷക്കിലിൽ അവൽ, അതിന് നാലോളം രൂപങ്ങളുണ്ട്. പക്ഷെ എല്ലാ രൂപങ്ങളും എല്ലാ വെറുബിലും ചെലവാകൂല, അങ്ങനൊക്കെ ഉണ്ട്. ഒന്നാമത്തെ വെറുബ് ആ ശരിയാവും, ത്വരീഖത്തുൽ ഖുൽഫ് അനുസരിച്ച്. ഇല്ല, ത്വരീഖത്തുൽ ഖുൽഫ് എല്ലാ വെറുബിലും പറ്റും. പിന്നെ ത്വരീഖത്തു അക്സു സുഹ്ര, അത് എല്ലാ വെറുബിലും പറ്റൂല. ത്വരീഖത്തു അക്സു കുബ്ര എല്ലാ വെറുബിലും പറ്റൂല. അപ്പൊ പറ്റുന്ന വെറുബുകളും പറ്റാത്ത വെറുബുകളും ഒക്കെ ഉണ്ട്. എന്തുകൊണ്ട് ഇവിടെ പറ്റും, എന്തുകൊണ്ട് അവിടെ പറ്റൂല, അതിന് വ്യക്തമായ ന്യായീകരണങ്ങളുണ്ട്. ഈ ന്യായീകരണങ്ങളൊക്കെ കുറച്ചുകൂടി വിശദമായിട്ട് പിന്നെ തഹദീബിന്റെ ഹാഷിയ ബെയ്റൂത്തിൽ നിന്ന് അടിച്ചിറക്കിയ ഒരു ഹാഷിയുണ്ട്, എന്നിട്ട് വീഡിയോ കണ്ടിട്ടില്ല. മജ്മുഉത്തുൽ ഹവാഷി തഹദീബിന്റെ യസ്ദിന്റെ ഹാഷിയ ഉണ്ടല്ലോ, യസ്ദിന്റെ ഹാഷിയക്ക് ഇറാനികളായ കുറച്ച് ഷിയാക്കൾ, ഷിയാക്കൾ എന്നാല് നമ്മൾ ഇന്നാൾ പറഞ്ഞ കാര്യങ്ങൾ, ഈ ഷെയ്ത്താന്മാർക്ക് ഈ മന്ദിക്ക് ഭയങ്കര ദസലാണ്. ഭയങ്കര ദസരെന്ന് പറഞ്ഞാൽ ഓരോ പ്രതിയിലെ സുൽത്താന്മാരെ ഒരാൾ. ഇന്റർനെറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇൽമുൽ മന്ദിക്കും ഇൽമുൽ കലാമും ഇൽമുൽ ഹിക്മത്തും ഒക്കെ പോലെ കയ്യിലെ ഓരോ ക്ലിപ്പുകളാണ് ഒരു 95%. അയ്മലാണ് പോലും എന്ത് ചെയ്യാളെ പിടിക്കാൻ. ലോകത്തിൽ തീരെ തലച്ചോറില്ലാത്ത ഒരാളാണ് ഷിയാക്കൾ, പോത്തളാണ്. കാരണം അക്കരു എന്ന് പറഞ്ഞ സാധനം തീരെ ഉപയോഗിക്കാത്തില്ല, വഹാബിന്റെ പേക്കിലാണ്. എന്നാൽ ഈ അക്കരി എങ്ങനെ അല്ല ഞാൻ പറഞ്ഞത്, അക്കരി ഉപയോഗിക്കാത്തത്, അക്കരി ഉപയോഗിക്കാത്തത് തിരിഞ്ഞില്ലേ. അല്ലെങ്കിൽ അള്ളാഹുന്റെ റസൂലിന്റെ കൂടെ ജീവിതത്തിലും മരണത്തിലും ഒരുമിച്ചു കൂടിയെ ഈ രണ്ട് ഷെയ്ഖൈനെ ഇവിടെ ഇട്ടിട്ട് ഈ പിന്നെ ഇസ്നാശറ ഇമാമിങ്ങളും ആസൂമിങ്ങളാണെന്ന് വിശ്വസിക്കണമെങ്കിൽ അമ്പിയാക്കന്മാർക്ക് ഇസ്മത്ത് ഉണ്ടാവണം നിർബന്ധമില്ല, ഈ 12 ആൾക്കാർക്ക് ഇസ്മത്ത് ഉണ്ടാവണം വിശ്വസിക്കണമെങ്കിൽ ഓനെ എത്ര കഴുതാവണം. അതാ ഞാൻ പറഞ്ഞത്, അത്രയും ഈ സാധനം ഉപയോഗിക്കാത്ത ഈ കൗമാണ് ഇന്ന് അഖ്ലിയ ഫന്നുകളിൽ സുൽത്താന്മാർ. നിങ്ങളറിയില്ല മുഹമ്മദ് ബാക്കിർ സദർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, ഓനൊരു കിതാബുണ്ട്, നായിക്കാട്ടാണ്, പക്ഷേ ഓൻ എഴുതിയ കിതാബ് ഞാൻ ഉള്ളിട്ട് പറയും, ഇത് പുറത്തിട്ട് എടുത്തിട്ട് ദയവായിട്ട്. ഈ സാധനത്തിനൊരു കിതാബുണ്ട്, അൽ ഉസുസുൽ മന്ദിത്തിയ അൽ ഇസ്തിഖ്റാ, അത് നിങ്ങളെല്ലാം വായിക്കണം. നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ തീയോ എനിക്കറിയില്ല, അത് വായിച്ചാൽ ഭയങ്കര വസ്താണ് അൽമുൽ മന്ദിത്തിയ. ഇത് പഠിച്ച് അറിഞ്ഞ് സംസാരിക്കുന്ന ഒരാളുടെ ശൈലിയിലാണ് സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ അത്ഭുതപ്പെടല്, ഇത്രയും അഖ്ലിയായിട്ട് ഇസ്തിൻബാത്തും ഇസ്തിദ്ലാലും കഴിവുള്ള ഒരു തലച്ചോറ് കൊണ്ടുപോയിട്ട് ഈ നായിക്കാട്ടത്തിലാണല്ലോ റബ്ബെ വെച്ചതെന്ന് ആലോചിക്കുമ്പോൾ അള്ളാഹു വലില്ലാഹി ഖൽഖിഹി സൂൺ. നമുക്ക് ഇത്രയൊന്നും വിവരമില്ലാനിക്ക്, നമുക്ക് ഇത്രയൊന്നും ഈ മന്ദിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയാനിക്കും പോലും, നമ്മൾ ജാതി വിദേഹത്തിലേക്ക് എത്തിപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു നിയമത്തിൻ്റെ വില അപ്പോളാ മനസ്സിലായത്. മുഹമ്മദ് ബാഖിർ സദർ തിരിഞ്ഞാ ഏതാ കിതാബിൻ്റെ പേര്? അൽ മന്ദിർ. ചായ കുടിച്ചിട്ട് നമുക്ക് നോക്കാം.